പ്രകൃതിസ്തത്വരൂപേണ മിഥ്യാജ്ഞാനേന യുക്തസ്യ ഭോഗ്യേഷു ഗുണേഷു സുഖദുഃഖമോഹാത്മകേഷു സുഖി ദുഃഖി മൂഢോ അഹമസ്മി ഇത്യമൃഗോയ സംഘ. സത്കാരണം പുരുഷസ്യ സദസദ്യോനി ജന്മപ്രാപ്തിലക്ഷണസ്യ സംസാരശീലി സമാസേന പൂർവാധ്യായേ യദുക്തം. മുമ്പ് പറഞ്ഞ കാര്യങ്ങളിവിടെ ചുരുക്കി പറയുകയാണ്. സമാസാന പൂർവാധ്യായ യദുക്തം, ചുരുക്കി പൂർവാധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുരുഷസ്യ പ്രകൃതിസ്തത്വരൂപേണ മിഥ്യാജ്ഞാനേന യുക്തസ്യ പുരുഷസ്യ. പുരുഷൻ മിഥ്യാജ്ഞാനയുക്തനായിരിക്കുന്നു, മിഥ്യാജ്ഞാനത്തോടു കൂടിയവനായിരിക്കുന്നു. എന്താണ് അതിന്റെ സ്വഭാവം? പുരുഷൻ മിഥ്യാജ്ഞാനത്തോടു കൂടിയിരിക്കുമ്പം അവൻ പ്രകൃതിസ്ഥനായിരിക്കുന്നു, അവൻ പ്രകൃതിയെ സ്ഥിതി ചെയ്യുന്നു. പ്രകൃതിസ്ഥത്വരൂപേണ പുരുഷൻ പ്രകൃതിയിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷൻ ആത്മനിഷ്ഠനായിരിക്കുന്നില്ല, സ്വസ്ഥനായിരിക്കുന്നില്ല, സ്വവൃത്തനായിരിക്കുന്നില്ല എന്നർത്ഥം. മറിച്ച് പ്രകൃതിസ്ഥിതനായിരിക്കുന്നു. എന്തുകൊണ്ട്? മിഥ്യാജ്ഞാനം കൊണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അവന് എന്ത് സംഭവിക്കുന്നു? സംഘം. എന്താണ് ആ സംഘം എന്ന് പറയുന്നു. ഭോഗ്യേഷു ഗുണേഷു. പുരുഷൻ പ്രകൃതിസ്ഥിതനായിരിക്കുമ്പോൾ, പുരുഷൻ ആ പ്രകൃതിയിൽ ഇരിക്കുമ്പോൾ, പുരുഷൻ പ്രകൃതിസ്ഥനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയുടെ കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞു. സുഖ ദുഃഖ മോഹരൂപത്തിലുള്ള സത്വരജസ്തമോ ഗുണങ്ങൾ, അല്ലെങ്കിൽ സത്വരജസ്തമോ ഗുണങ്ങളുടെ കാര്യങ്ങളായിരിക്കുന്ന സുഖ ദുഃഖ മോഹങ്ങൾ, ഇതിനോട് താതാത്മ്യപ്പെടുക. അവന് എന്തുവരുന്നു? ഭോഗ്യേഷു ഗുണേഷു സുഖദുഃഖ മോഹാത്മകേഷു. പ്രകൃതി സ്ഥിതി ചെയ്യുമ്പോൾ, പ്രകൃതിയോട് താതാത്മ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈ സുഖദുഃഖ മോഹങ്ങൾ അവൻ അനുഭവിക്കുന്നു. അതാണ് ശരിക്കുള്ള താതാത്മ്യം. എങ്ങനെ? അഹം സുഖി, അഹം ദുഃഖി, അഹം മൂഢ എന്നിങ്ങനെ ത്രിഗുണകാര്യങ്ങളെ അവൻ അനുഭവിക്കുന്നു. ഇത്യവനുപോയ സംഘ. സംഘ എന്ന് പറയുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ രൂപം ഇതാണ്. നമ്മൾ സാധാരണ പറയുള്ള വിഷയസംഘം, വിഷയങ്ങളോടുണ്ടാകുന്ന മമത, പ്രതിപത്തി, ദുരാഗ്രഹം, സംഘം. പക്ഷെ അതിന്റെ മൂലരൂപം എന്താണ്? അടിസ്ഥാനപരമായ രൂപം എന്താണ്? ആ സംഘം എങ്ങനെ ഒരാൾക്ക് അനുഭവപ്പെടുന്നു? ഒരു വിഷയം ഇഷ്ടമാണെന്ന് തോന്നുക, വിഷയത്തെ പ്രാപിക്കാൻ വേണ്ടി യത്നിക്കുക, അതിനെ അനുഭവിക്കുക, ഇതിനെല്ലാം അടിസ്ഥാനപരമായിരിക്കുന്ന, ഇതിനെല്ലാക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന സംഘം ഇതാണ്, അഹം സുഖി. ഏത് വിഷയാനുഭവത്തിന്റെയും അല്ലെങ്കിൽ ഏത് വിഷയബന്ധത്തിന്റെയും ഒടുവിൽ ആ ജീവൻ അനുഭവപ്പെടുന്നത് പ്രധാനമായും മൂന്ന് ഗുണങ്ങൾക്കും അനുസരിച്ച് ഈ മൂന്നായിരിക്കും. ഒന്ന്, അഹം സുഖി, ഞാൻ സുഖിയാണ്, ഇതാണ് സംഘം. അഹം ദുഃഖി, വിഷയത്തെ അനുകൂലമായി അനുഭവിച്ചു കഴിഞ്ഞാൽ തുടർന്ന് അവന്റെ അന്ധക്കരണത്തിലുണ്ടാകുന്ന അനുഭവമാണ് ഞാൻ സുഖിയാണ്. വിഷയത്തെ പ്രതികൂലമായി ഗ്രഹിക്കുകയും അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിലുണ്ടാകുന്ന അനുഭവമാണ് ഞാൻ ദുഃഖിയാണ്. വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാതെ വരുമ്പോൾ അവൻ പറയും, ഞാൻ മൂഢനാണ്, ഞാൻ മോഹിതനായിരിക്കുന്നു. ഈ സംഘം ഇതാണ് തത്കാരണം പുരുഷസ്യ സദസദ്യോനി ജന്മപ്രാപ്തി ലക്ഷണസ്യ. ഈ സംഘമാണ് ഈ പുരുഷന് സത്തും അസത്തുമായ യോനികളിലുള്ള ജന്മപ്രാപ്തിക്ക് കാരണം. ദേവാദി സദ്യോനികളിലുള്ള ജന്മം താഴേക്ക് വന്നു. നേരത്തെ പറഞ്ഞല്ലോ സ്ഥാവര ജംഗമാദികൾ വരെയുള്ള ജന്മങ്ങൾ അസദ് ജന്മങ്ങൾ. ഈ പ്രാപ്തിക്കെല്ലാം കാരണമായിരിക്കുന്ന സംഘം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അഹം സുഖി അഹം ദുഃഖി അഹം മൂഢ എന്നുള്ള ഈ അനുഭവമാണ്. ഇതിനാണ് സംഘം എന്നിവിടെ പറയുന്നത്. ഇതാണ് കാരണം സംസാരസ്യ, സംസാരത്തിന്, ഈ ജനന മരണങ്ങൾക്ക്, അല്ലെങ്കിൽ ജീവിതത്തിന്, ഈ ജീവിതത്തിലുള്ള സുഖദുഃഖ അനുഭവങ്ങൾക്കെല്ലാം കാരണം ഇതാണ് എന്ന് സമാസേന പൂർവാധ്യായ ഏതുക്തം എന്ന് ചുരുക്കത്തിൽ പൂർവാധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. തദിഹ അക്കാര്യം തന്നെയാണ് ഇവിടെ സത്വൻ രജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവ ഇത്യതാരഭ്യ ഗുണസ്വരൂപം ഗുണവൃത്തം സ്വവൃത്തേനജ ഗുണാനാം ബന്ധകത്വം ഗുണവൃത്ത നിബദ്ധസ്യ പുരുഷസ്യ ഗതിർ ഇത്യേത സർവം നിത്യജ്ഞാനം അജ്ഞാനമൂലം ബന്ധകാരണം വിസ്തരേണ ഉക്ത്വ അധുന സമ്യക് ദർശന മോക്ഷോ വക്തവ്യത്യാഹ ഭഗവാൻ. ഇതുവരെ ഗീതയിൽ ചർച്ച ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഈ ഒറ്റ വാചകത്തിൽ സംക്ഷേപിച്ച് പറയുകയാണ്. ഇത് പൂർവാധ്യായത്തിൽ ആ ബന്ധത്തിന്റെ സ്വരൂപത്തെ കാണിച്ചു, അല്ലെങ്കിൽ സംസാരത്തിന്റെ കാരണത്തെ കാണിച്ചു. അത് തന്നെ ഇവിടെ പതിനാലാം അധ്യായത്തിൽ അഞ്ചാം ശ്ലോകത്തിൽ സത്വൻ രജസ്തമേതി ഗുണ പ്രകൃതി സംഭവ അവിടെ പറഞ്ഞു. സത്വരജസ്തമോ എന്ന് പറയുന്ന ഈ ഗുണങ്ങൾ പ്രകൃതി നിന്നുണ്ടാകുന്നതാണ് അവിടെ അങ്ങനെ പറഞ്ഞു. ഗുണസ്വരൂപം ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഗുണവൃത്തം പുരുഷനെങ്ങനെയാണ് ഈ ഗുണത്തോട് സംഘപ്പെടുന്നത്, ഗുണത്തിൽ സ്ഥിതനാകുന്നത് അത് പറഞ്ഞു. ഗുണാനാം ബന്ധകത്വം ഗുണങ്ങളെങ്ങനെ ബന്ധിപ്പിക്കുന്നു അക്കാര്യം പറഞ്ഞു. ഗുണവൃത്ത നിബദ്ധസിജ പുരുഷസ്യ ഗതി ആ ഗുണവൃത്ത നിബദ്ധനായിരിക്കുന്ന സത്വത്തിലിരിക്കുന്നവൻ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകുന്നു. രജസിൽ ഇരിക്കുന്നവൻ മനുഷ്യലോകത്തിൽ വരുന്നു. തമസിലിരിക്കുന്നവൻ അതിനും താഴ്ന്ന യോനികളിൽ ജനിക്കുന്നു. ഇങ്ങനെയുള്ള ഗുണവൃത്ത നിബദ്ധസ്യ ഗുണവൃത്തത്താൽ ഗുണവൃത്തത്താൽ ബന്ധസ്ഥിതനായിരിക്കുന്ന ആ പുരുഷന്റെ ഗതി ഇത്യത സർവം ഇതെല്ലാം എന്താണ്? മിഥ്യാജ്ഞാനം അജ്ഞാനമൂലം അജ്ഞാനമൂലമായിട്ടുള്ള മിഥ്യാജ്ഞാനം കൊണ്ടാണ്, അതാണ് ബന്ധകാരണം. ഇക്കാര്യങ്ങളെല്ലാം വിസ്തരേണ ഉക്ത വിസ്തരിച്ച് മുൻഭാഗങ്ങളിൽ പറഞ്ഞു. അതിനൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വീണ്ടും പറയുകയാണ്. അധുന ഇനി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? സമ്യക് ദർശന മോക്ഷോ വക്തവ്യ. സമ്യക് ദർശനം കൊണ്ട് ഒരുവന് മോക്ഷം ഉണ്ടാകുന്നു. ഇത്യാഹ ഭഗവാൻ അതിനടുത്ത് പറയുന്നു നാന്യമിതി. അപ്പോൾ ഇതുവരെ വന്നു ചേർന്ന കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചിട്ട് അടുത്ത് മുഖ്യമായ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്നു. നാന്യം കാര്യകരണ വിഷയാകാര പരിണതേഭ്യോ ഗുണേഭ്യോ കർത്താരം അന്യം യഥാ ദ്രഷ്ട വിദ്വാൻ സദ്ന അനുപശ്യതി. ഗുണേഭ്യ കർത്താരം അന്യം കർത്താരം നനുപശ്യതി. അത് വിപരീതമായി പറഞ്ഞിരിക്കുകയാണ്. ഗുണങ്ങളിൽ നിന്നും അന്യനായ കർത്താവിനെ കാണുന്നില്ല എന്നുവെച്ചാൽ ഗുണങ്ങൾ തന്നെ കർത്താവാണെന്ന് കാണുന്നു എന്നർത്ഥം. അങ്ങനെയാണ് മുമ്പ് പറഞ്ഞത്. ഇപ്പോൾ ഈ കാര്യങ്ങളെ ആത്മനിഷ്ഠമായി വിശദീകരിക്കുന്നുണ്ട്. പറയുന്നു കാര്യകരണ വിഷയാകാര പരിണതേഭ്യോ ഗുണേഭ്യ. കാര്യം കരണം വിഷയം ഈ രൂപത്തിൽ പരിണമിച്ചിരിക്കുന്ന ഈ ഗുണങ്ങളിൽ നിന്നും സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്നും അന്യം കർത്താരം അന്യമായ ഒരു കർത്താവിനെ അതായത് പുരുഷനെ കർത്താവായി യഥാ ദ്രഷ്ട വിദ്വാൻ സന്നാനുപസ്ഥിതി കാണുന്നില്ല. പുരുഷനെ കർത്താവായി കാണുന്നില്ല എന്നർത്ഥം. മറിച്ചോ ഗുണായവ സർവാവസ്ഥ സർവകർമ്മണാം കർത്താരം. ഗുണങ്ങളാണ് സർവാവസ്ഥകളിലും സർവ കർമ്മങ്ങളുടെയും കർത്താവ് ഇത്യേവം പശ്യതി എന്ന് കാണുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും സർവകർമ്മത്യാഗത്തെക്കുറിച്ച്, ജ്ഞാനിയുടെ സർവകർമ്മത്യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരാശയത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഗീതയിൽ മിക്ക സ്ഥലങ്ങളിലും അത് ചർച്ച ചെയ്യുന്നത്. അതായത് ജ്ഞാനിക്ക് എങ്ങനെ സർവകർമ്മ സന്യാസം സാധ്യമാവും? അപ്പൊ സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതിലൂടെയാണോ? അടുത്ത് പറയും സർവാരംഭ പരിത്യാഗി എന്ന് പറയും. ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഇതിൽ പറയുന്ന എന്താണ്? അത് സാധ്യമല്ല സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നു. കാരണം ഒരു വസ്തുവിനെ ഉപേക്ഷിക്കണമെങ്കിൽ അത് തൻ്റെതായിരിക്കണം, എന്നാലേ ഉപേക്ഷിക്കാൻ പറ്റൂ. തൻ്റേതല്ലാത്ത ഒന്നിനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. കർമ്മത്തെ ഉപേക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? കർമ്മം തൻ്റെതായാലേ ഉപേക്ഷിക്കാൻ പറ്റൂ. കർമ്മം താനാര്? പുരുഷൻ. ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ് പുരുഷൻ അല്ല പ്രവർത്തിക്കുന്നത്. പുരുഷൻ പ്രവർത്തിക്കുന്നതല്ല എങ്കിൽ എങ്ങനെ പുരുഷന് പ്രവൃത്തി ഉപേക്ഷിക്കാൻ കഴിയും? പുരുഷൻ ഒരിക്കലും പ്രവർത്തിക്കുന്നേയില്ല. അതുകൊണ്ട് പുരുഷന് സർവകർമ്മ സന്യാസം സാധ്യമേ അല്ല. പിന്നെ എങ്ങനെയാണ് സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത്? അപ്പൊ കർമ്മങ്ങൾ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയിലാണ്. പലതവണ ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, കർത്തൃത്വം പ്രകൃതിയിലാണ്, പുരുഷനല്ല. ഇവിടെ പറയുന്ന വിദ്വാൻ യഥാ ദ്രഷ്ട, ദ്രഷ്ടാവ്. ദ്രഷ്ടാവ് എന്ന് പറയുന്നത് ആരാണോ ഈ കർമ്മത്തെ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെ തന്നിൽ ഈ പ്രവൃത്തികൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതവന്റെ അനുഭവമാണ്, എന്നിൽ കർമ്മങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ആദ്യം മനസ്സിലാക്കുന്ന എന്താണ്? ഈ പ്രകൃതിയുടെയും പുരുഷന്റെയും തത്വം മനസ്സിലാക്കുന്നു. പുരുഷൻ പരമാർത്ഥത്തിൽ നിർഗുണനാണ്, പ്രകൃതി സദാ പരിണാമിനിയാണ്, പരിണാമിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സദാ പരിണാമിച്ചുകൊണ്ടിരിക്കുന്ന ആ പരിണാമം തന്നെ കർമ്മമാണ്. ആ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയിലാണ് ഈ കർത്തൃത്വം, പ്രത്യേകിച്ചും ഈ അഭിമാനവും ഞാൻ എന്നുള്ള അഭിമാനവും പ്രവൃത്തിയെല്ലാം സംഭവിക്കുന്ന പ്രകൃതിയിലാണ്. ദ്രഷ്ടാവ് എന്ത് ചെയ്യുന്നു? പ്രകൃതിസ്ഥനാകുന്നു. നേരത്തെ പറഞ്ഞ അതാണ്, അവൻ പ്രകൃതിയിലേക്ക് നിലയുറപ്പിക്കുന്നു. പുരുഷൻ എന്നുള്ള ഭാവത്തെ വിട്ടിട്ട് ആ പ്രകൃതിയിലേക്ക് താതാത്മ്യപ്പെടുന്നു. എന്നുവെച്ചാൽ പ്രകൃതിയിൽ അവന് അഹംഭാവം ഉണ്ടാകുന്നു. അപ്പോൾ പ്രകൃതിയിൽ നടക്കുന്ന കർമ്മങ്ങൾ അതിനെ തന്റേതായി കാണുന്നു. ഇവിടെ ഗീതയിൽ പറയുന്ന ഇത്രയും മാത്രമാണ്. എന്താണ്? പ്രകൃതിയിൽ നടക്കുന്ന കർമ്മങ്ങൾ തന്റേതാണെന്ന് കരുതാതിരിക്കുക, എന്നുവെച്ചാൽ പുരുഷന്റേതാണെന്ന് കരുതാതിരിക്കുക. ഗുണങ്ങളിൽ നിന്നും അന്യനായി ഒരു കർത്താവ്, അതായത് താൻ ആണ് ഈ പ്രവൃത്തി ചെയ്യുന്നവനെന്ന് ധരിക്കാതിരിക്കുക. യഥാ ദ്രഷ്ടാനുപശ്യതി, സർവ്വം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവൻ ഏതൊരു കാലത്താണോ അത് മനസ്സിലാക്കുന്നത് എന്താണോ, ഈ പ്രവർത്തനങ്ങൾ സർവ്വവും നടക്കുന്നത് ഈ പ്രകൃതിയിൽ തന്നെ, തന്നിലല്ല എന്ന്, ഈ കർമ്മങ്ങളെല്ലാം തൻ്റേതാണെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവൻ തന്നെ വിവേകം കൊണ്ടറിയുന്നു. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ കർമ്മസന്യാസമായി. അത് പലതവണ പറഞ്ഞു, ഗുണാഗുണേഷു വർത്തന്തി എന്നും മറ്റും പറയുന്ന ഭാഗങ്ങളിലും ഇത് തന്നെ പറയുന്നു. ഇവിടെയും വീണ്ടും അത് തന്നെ പറയുന്നു, യഥാ ദ്രഷ്ടാന് പശ്യതി. എപ്പോഴാണോ ദ്രഷ്ടാവ് അറിയുന്നത് എന്താണ്? ഒരു പ്രവൃത്തിയും തന്നിലല്ല നടക്കുന്നത്. താൻ പുരുഷനാണ്, നിർഗുണനാണ്, തന്നിൽ പ്രവൃത്തി നടക്കുന്നില്ല, പക്ഷെ പ്രകൃതിയിലാണ് നടക്കുന്നത്. പ്രകൃതിയാണ് കർത്താവെന്ന് കഴിഞ്ഞ അധ്യായത്തിലും അത് വിശദമായി ചർച്ച ചെയ്തു. മുൻപേ പ്രകൃതി ഞാൻ ഗുണാൻ, നേരത്തെ പറഞ്ഞതും അത് തന്നെയാണ്. ഇത് ഈ ഒരു തിരിച്ചറിവ് അല്ലാതെ കർമ്മസന്യാസം എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം അല്ലാതെ കർമ്മം സന്യസിക്കണമെങ്കിൽ എന്ത് വേണം? തന്നിൽ കർമ്മം വേണം. അപ്പോൾ തന്നിൽ കർമ്മമേ ഇല്ല, താൻ അകർത്താവാണ്, അതായത് ഒരു കർമ്മങ്ങളും ഇല്ലാത്തവനാണ്, നിർഗുണനായിരിക്കുന്ന പുരുഷനാണ്. പക്ഷേ ഈ പ്രകൃതിയോട് താൻ താതാത്മ്യപ്പെട്ടപ്പോൾ പ്രകൃതിയിൽ നടക്കുന്ന കർമ്മങ്ങളെല്ലാം തന്റേതാണെന്ന് ധരിച്ച് ഞാൻ ചെയ്യുന്നു എന്നൊരു ഭാവമാണ്. അത് കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വലിയ വലിയ പ്രവൃത്തികൾ. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞു പശ്യൻ, ശൃണ്വൻ, സ്പൃശൻ, സർവപ്രവൃത്തികളും ഈ ശരീരസംബന്ധിയായി സഹജമായി നടക്കുന്ന പ്രവൃത്തികളിൽ പോലും താതാത്മ്യപ്പെട്ടിട്ട് ഞാനത് ചെയ്യുന്നു എന്നുള്ളൊരു ഭാവം വന്നുപോയി. ഇപ്പൊ പ്രകൃതി പുരുഷ വിവേകം ഇവിടെ പറയുന്നതിനെ എന്തിന്? തനിക്കതിനോടുള്ള ആ താതാത്മ്യത്തിൽ നിന്നും തന്നെ സ്വയം സ്വതന്ത്രനാക്കി ഈ കർമ്മങ്ങളെല്ലാം പ്രകൃതിയിൽ നടക്കുന്നതായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സർവപ്രവൃത്തികളും തന്റെ പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കും. പ്രകൃതി എന്ന് പറയുന്നത് ഇവിടെ തന്റെ തന്നെ പ്രകൃതിയാണ്. പ്രകൃതി പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ധരിച്ചു എന്താണ്? നേച്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അർത്ഥം ധരിച്ചു പോകും. ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത് അതുമായിട്ടൊരു ബന്ധവുമില്ല. ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഏറ്റവും വ്യക്തമായി പ്രത്യക്ഷമായിരിക്കുന്ന നമ്മുടെ അന്ധകരണം തന്നെ പ്രകൃതി. ആ പ്രകൃതിയുടെ പരിണാമത്തിൽ നമുക്ക് വ്യക്തമായി അനുഭവപ്പെടുന്ന ഒന്നാണ് നമ്മുടെ അന്ധകരണം അല്ലെങ്കിൽ മനസ്സ്. അത് തന്നെയാണ് ഇവിടുത്തെ പ്രകൃതി. ആ മനസ്സിലാണ് ഈ കർമ്മങ്ങൾ നടക്കുന്നത്. ആ മനസ്സിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ശരീരത്തിൽ കർമ്മങ്ങൾ നടക്കുന്നു. പ്രപഞ്ചത്തിലെ കർമ്മങ്ങൾ ഈ മനസ്സും ശരീരവും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ സ്ഥൂലമായ പ്രകൃതിയിലും നടക്കുന്നു. അതല്ലാതെ താൻ പുരുഷനായിരിക്കുന്ന തന്നിൽ പ്രവൃത്തികളില്ല. ബാഹ്യമായി ശരീരത്തിന് പുറത്തു നടക്കുന്ന കർമ്മങ്ങളാരും തന്റെ എന്ന് കരുതാറില്ല. അത് ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന ശരീരത്തിൽ നടക്കുന്നു എന്നേ കരുതാറുള്ളൂ. പക്ഷേ തന്റെ പ്രകൃതിയിലെ കർമ്മങ്ങൾ, തന്റേതെന്ന് താൻ കരുതുന്ന പ്രകൃതിയുടെ തന്റെ മനസ്സിന്റെ പ്രവൃത്തികളെയാണ് താൻ തന്റേതായി കരുതുന്നത്, സ്വയം പുരുഷന്റേതായി കരുതുന്നത്. ആദ്യം തന്റെ പ്രകൃതി എന്ന് മനസ്സിനെ സങ്കല്പിക്കുന്നു, അല്ലെങ്കിൽ അനാദിയായി മനസ്സിൽ അങ്ങനെയൊരു ഭാവം വന്നിരിക്കുന്നു, എന്റെ മനസ്സ് എന്നൊരു ഭാവം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അതിൽ കർമ്മങ്ങൾ നടക്കുമ്പോൾ ഈ ചൈതന്യം പുരുഷൻ അതിനോട് താതാത്മ്യപ്പെട്ടിട്ട് ആ കർമ്മങ്ങളെല്ലാം എന്റേതാണെന്നും കരുതുന്നു. ഇവിടെ പുരുഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഒരു വ്യക്തിഭാവം. ഈ പുരുഷൻ എന്ന് പറയുന്നതിന് ഒരു തരത്തിലും ഒരു വ്യക്തിഭാവമില്ല. ചിലർ പുരുഷൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പടം വരെ വരച്ചു വയ്ക്കാറുണ്ട്, ഒരു മനുഷ്യനെ പോലെയൊക്കെ ഒരാകൃതി രൂപം. കാരണം നമ്മുടെ മനസ്സിന് അങ്ങനെ സങ്കല്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ പുരുഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും ഒരു വ്യക്തിഭാവം അങ്ങനെ കൽപ്പിക്കാൻ പാടില്ല. നിർഗുണനായിരിക്കുന്ന പുരുഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തിഭാവമല്ല. വ്യക്തിഭാവങ്ങളെല്ലാം എന്താണ്? അന്ധകരണത്തിലാണ്. അവിടെ ഇന്ന വ്യക്തിഭാവം നമ്മൾ പറയുന്ന വ്യക്തിത്വം എന്നെല്ലാം പറയുന്നത് അവിടെ അന്ധകരണത്തിലാണ് വരുന്നത്, പുരുഷനല്ല. പുരുഷനെക്കുറിച്ച് നമുക്ക് പരമാവധി സങ്കല്പിക്കാവുന്നുള്ള എങ്ങനെ? കേവലം ചൈതന്യ രൂപത്തിന്. ചൈതന്യമാണ്, അതിനൊരു വ്യക്തിഭാവമില്ല. എന്നുവെച്ചാൽ അതിനൊരു സ്ഥൂലഭാവമില്ല. അത് അതിസൂക്ഷ്മമായ ചൈതന്യമാണ്, വ്യാപകമായിരിക്കുന്ന ചൈതന്യമാണത്. ആ വ്യാപകമായിരിക്കുന്ന ചൈതന്യ രൂപത്തിലിരിക്കുന്ന ഒരു തത്വം എന്നെ പുരുഷനെക്കുറിച്ച് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. ആ വ്യാപകമായിരിക്കുന്ന ചൈതന്യ രൂപത്തിലിരിക്കുന്ന ആ തത്വം, ആ ചൈതന്യത്തിന്റെ പ്രകാശമാണ് നമ്മൾ അറിവെന്ന് പറയുന്നത്. ആ ചൈതന്യത്തിന്റെ സ്ഫുരണം അതിനാണ് നമ്മൾ അറിവെന്ന് പറയുന്നത്. ബോധം, അറിവ് എന്നൊക്കെ പറയുന്ന ആ ചൈതന്യത്തിന്റെ സ്ഫുരണമാണ്, ആ ചൈതന്യം സ്ഫുരിക്കുന്നതാണ്. ഈ ചൈതന്യ സ്ഫുരണം മനസ്സിലൂടെ സംഭവിക്കുമ്പോൾ, അങ്ങനെ ചൈതന്യ സ്ഫുരണം പുരുഷനെന്ന് പറയുന്ന ചൈതന്യമാണ്, ആ ചൈതന്യത്തിന്റെ സ്ഫുരണം മനസ്സിലൂടെ സംഭവിക്കുമ്പോൾ അതിനെ നമ്മൾ ഈ അറിവെന്ന് പറയും. ആ അറിവാണ് കർത്തൃത്വം ഭോക്തൃത്വം ഇതെല്ലാം തന്നിലുണ്ടെന്ന് കരുതുന്നു. ഞാൻ കരുതുന്നു, ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നു. ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? ചൈതന്യ രൂപത്തിലിരിക്കുന്ന, വ്യാപക രൂപത്തിലിരിക്കുന്ന ആ പുരുഷൻ എന്റെ അന്ധകരണത്തിലൂടെ തന്നെ സ്ഫുരിക്കുകയാണ്. എന്റെ അന്ധകരണത്തിൽ എന്റെ ഒരു പരിണാമമാണ് ഞാൻ ചെയ്യുന്നു എന്ന് വരുന്ന ആ ഭാവം. അത് ഈ അന്ധകരണം പരിണമിക്കുന്നതാണ്, അതിൽ വരുന്ന ഒരു മാറ്റമാണ്. ഏതുപോലെ? ജലത്തിൽ തരംഗങ്ങൾ ഉണ്ടാകുന്നത് പോലെ. പുരുഷന്റെ സാന്നിധ്യത്തിൽ മാത്രം, പുരുഷന്റെ ആ ശക്തിയോടുകൂടി മാത്രം നിൽക്കാൻ കഴിയുള്ള ഒന്നാണ് ഈ അന്ധകരണം. അപ്പൊ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന ഈ അന്ധകരണത്തിൽ ഒരു പരിണാമം ഉണ്ടാകുന്നു, ഒരു മാറ്റം. ആ മാറ്റമാണ് ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന് തുടങ്ങി അനന്തമായി നമ്മുടെ ഉള്ളിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സർവ്വ അറിവുകളും അനുഭവങ്ങളും. ഈ അറിവുകൾ അനുഭവങ്ങൾ ഒരു ഭാഗം അന്ധകരണത്തിന്റെ പരിണാമവും മറ്റൊന്ന് ആ ചൈതന്യത്തിന്റെ സ്ഫുരണവുമാണ്. പിന്നെ രണ്ടായിട്ട് നമുക്ക് വേർതിരിക്കാൻ പറ്റത്തില്ല, ഇതെപ്പോഴും ചേർന്നേ ഇരിക്കത്തുള്ളൂ. ഈ അന്ധകരണ പരിണാമങ്ങളെ മാറ്റി ഈ ചൈതന്യ സ്ഫുരണത്തെയും മാറ്റി രണ്ടായിട്ട് കാണാൻ പറ്റത്തില്ല. ദേഹ അനുഭവമായിട്ടാണ് വരുന്നത്. ഇതിനാണ് ചിജട ഗ്രന്ഥി എന്ന് പറയുന്നത്. ഒരിക്കലും വേർപിരിക്കാൻ കഴിയാത്ത ഒരു കെട്ടാണത്, ഒരു ബന്ധനമാണത്. ആ ബന്ധനമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ അത് കേവലം ജഡവുമല്ല, കേവലം ചൈതന്യവുമല്ല, കേവലം അന്ധകരണവുമല്ല, കേവലം പുരുഷനുമല്ല. അന്ധകരണ പരിണാമത്തിലൂടെ പുരുഷന്റെ ചൈതന്യ സ്ഫുരണം ഉണ്ടാകും. ഈ അനുഭവത്തെയാണ് പറയുന്നത് ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് തുടങ്ങി സർവ്വാനുഭവങ്ങളും ഇങ്ങനെയാണ്. ഇവിടെ വിവേകി എന്ത് ചെയ്യുന്നു? ഈ പരിണാമങ്ങൾ ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്നെല്ലാം പറയുന്നത് കേവലം അന്ധകരണത്തിന്റെ പരിണാമമാണെന്നും അതിൽ പുരുഷ ചൈതന്യത്തിന്റെ സ്ഫുരണം കൊണ്ടാണ് ഞാൻ എന്ന് തന്നിൽ ഇതൊക്കെ ആരോപിക്കുന്നതെന്നും തന്നിൽ ഇതൊക്കെ കൽപ്പിക്കുന്നതെന്നും തിരിച്ചറിയുന്നു. തിരിച്ചറിഞ്ഞിട്ട് പുരുഷന് വന്നു ചേർന്ന ഈ ഭാവത്തെ വിവേചിച്ചറിയുന്നു. ഇതിൽ നിന്ന് ഭിന്നനാണ് പുരുഷൻ എന്ന് ആന്തരികമായി ധരിക്കാൻ ശ്രമിക്കുന്നു. അതാണ് കാര്യ കാരണ വിഷയ ആകാര പരിണതേഭ്യോ ഗുണേഭ്യോ. ആന്തരികമായി പരിണമിച്ചിരിക്കുകയാണ് ഈ പ്രകൃതി അന്ധകരണമായി. ആ പ്രകൃതിയുടെ തന്നെ സ്ഥൂലമായ പരിണാമമാണ് ശരീരം, മറ്റ് കർണങ്ങൾ എല്ലാം. കാര്യമായ ശരീരം, കർണങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ, അന്ധകരണം, ഈ രൂപത്തിലെല്ലാം പരിണമിച്ചിരിക്കുന്ന ഈ പ്രകൃതിയോട് ഈ പുരുഷന്റെ ചൈതന്യം അതിലൂടെ സ്ഫുരിക്കുന്നു എന്നർത്ഥം. അതിലൂടെ അനുഭവപ്പെടുന്നു. മനസ്സിൽ അന്ധകരണത്തിലൂടെ ചൈതന്യം സ്ഫുരിക്കുമ്പോൾ അതാ ഇത് അന്ധകരണമാണ്, ഇത് ചൈതന്യമാണെന്ന് നമുക്ക് വേർതിരിക്കാൻ കഴിയുന്നില്ല. ഒരു കണ്ണാടിയിലൂടെ പ്രകാശം കടന്നു വരുമ്പോൾ നമുക്ക് വേർതിരിക്കാൻ കഴിയുന്നില്ല, ഇത് കണ്ണാടിയാണ്, ഇത് പ്രകാശമാണ്. കാരണം ആ കണ്ണാടിയിൽ പ്രകാശം അത്രയും താതാത്മ്യപ്പെട്ടിരിക്കുന്നു, നമുക്ക് വേർതിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. ഇത് കണ്ണാടിയാണ്, ഇത് പ്രകാശമാണ്. എന്തുകൊണ്ട്? കാരണം നമ്മൾ ആ കണ്ണാടിയും പ്രകാശമയമായിട്ടാണ് കാണുന്നത്. അതുപോലെ അന്ധകരണം ഇന്നതാണ്, ചൈതന്യം ഇന്നതാണെന്ന് വേർതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വേർതിരിക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ ധരിക്കുന്ന എന്താണ്? ഞാൻ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പൊ ഞാനെന്നുള്ളതിൽ ആ ചൈതന്യ സ്മരണവും പ്രവൃത്തി എന്ന് പറയുന്ന അന്ധകരണത്തിന്റെ പരിണാമവും അവിടെ ഒന്നായി പോയിരിക്കുന്നു. ഇതിൽ നിന്നും എന്ത് ചെയ്യുന്നു? കർത്താരം അന്യം യഥാദൃഷ്ട വിദ്വാൻ സന്നാനുപശ്യതി. അവൻ തിരിച്ചറിയുന്ന എന്താണ്? ഈ കർത്തൃത്വ അനുഭവം, ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്ന ഈ അനുഭവം, ഇത് ആ പ്രകൃതിയുടെ തന്നെയാണ്. പ്രകൃതിയോട് ചൈതന്യം ചേർന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്. സ്വതന്ത്രമായ ചൈതന്യത്തിൽ അങ്ങനെ ഒരു അനുഭവമില്ല. പുരുഷനിൽ അങ്ങനെ ഒരു അനുഭവമില്ല, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു അനുഭവമില്ല. വിദ്വാൻ സന്ന അനുപശ്ശേരി അന്യം കർത്താരം. ഈ ഗുണപരിണാമങ്ങളിൽ നിന്ന് അന്യമായി ഒരു കർത്താവിനെ, അതായത് തന്നെ പുരുഷനെ കർത്താവായി കാണുന്നില്ല. ഗുണായവ സർവാവസ്ഥാ സർവകർമ്മണാം കർത്താര. ഗുണങ്ങൾ തന്നെയാണ് സർവാവസ്ഥകളിലും. എങ്ങനെ സൂക്ഷ്മമായ അന്തഃകരണമായി, കർണങ്ങളായി, സ്ഥൂല ശരീരമായി പറയാറില്ലേ, ഞാൻ കൈകൊണ്ട് പ്രവർത്തിക്കുന്നു, സ്ഥൂല ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നു, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, ഇങ്ങനെ സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും ഗുണങ്ങൾ തന്നെയാണ് സർവകർമ്മണാം കർത്താര, സർവപ്രവൃത്തിയുടെയും കർത്താവ് ഈ ഗുണങ്ങൾ തന്നെയാണ് ഇത്യേവം എന്നിങ്ങനെ ആരാണോ കാണുന്നത്. ഇതാണ് ഇവിടെ ഗീതയിൽ പറയുന്ന സന്യാസം എന്ന് പറയുന്നത്. ഇത്രയും ഒരാൾ ധരിച്ചു കഴിഞ്ഞാൽ സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മമായ അന്തഃകരണത്തിലുമായിട്ടാണ് ഈ സർവകർമ്മങ്ങളും നടക്കുന്നത്. ഈ കർമ്മങ്ങൾ സംഭവിക്കാത്ത ഒരു ഭാവം തന്നിൽ തന്നെയുണ്ട്, അതാണ് തന്റെ വാസ്തവ സ്വരൂപം. അതിനാണ് ഇവിടെ പുരുഷൻ എന്ന് പറയുന്നത്. അത് ചൈതന്യമാണ്, വ്യാപക സ്വരൂപമുള്ളതാണ്. ഗുണേഭ്യസ്ഥ പരം, ഈ സർവഗുണവ്യാപാരങ്ങളിൽ നിന്നും, അതാണ് ഗുണവ്യാപാര സാക്ഷിഭൂതം. ഗുണവ്യാപാരങ്ങൾക്ക് സാക്ഷിഭൂതനായിരിക്കുന്ന, സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ നിന്നും മാറി നിൽക്കുന്ന എന്നർത്ഥം. ഈ ഗുണവ്യാപാരങ്ങൾ, ഗുണങ്ങളുടെ പരിവർത്തനങ്ങൾ, പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക തന്നെ അതിൽ നിന്നും മാറി നിൽക്കുന്നു. ഒരേ സമയം തന്നെ അത് മാറി നിൽക്കാൻ കഴിവുള്ളതാണ്. അതിൻ്റെ തന്നെ സ്ഫുരണങ്ങൾ ഈ സ്ഥൂല സൂക്ഷ്മ ഗുണപരിണാമങ്ങളോട് താതാത്മ്യപ്പെട്ടിട്ട് ഈ അതിനാണ് ഗുണവ്യാപാരം എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു, ഞാൻ അതിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു, സർവകാര്യങ്ങളും ഇന്ദ്രിയവ്യാപാരങ്ങളും ശരീരവ്യാപാരങ്ങളും എല്ലാം ഇത് നടക്കുമ്പോൾ, ആ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ഇതിലൊന്നും ബന്ധപ്പെടാതെ സാക്ഷിഭൂതനായി എന്നുവെച്ചാൽ ഇതിൽ നിന്നും മാറി നിൽക്കുന്നു. ഇതിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ഭാവം തന്നിലുണ്ട്. വ്യക്തി ആരാണോ ഇതിനെ അറിയുന്നത്, സാമാന്യമായി ബൗദ്ധികമായെങ്കിലും അറിയുന്നത്, ഇങ്ങനൊരവസ്ഥ തന്നിലുണ്ട്. സദാ ഈ പരിവർത്തനങ്ങൾ തന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കെ പരിവർത്തനപ്പെടാത്ത ഒരു ചൈതന്യഭാവം, അതാണ് താൻ. തന്നിലുണ്ട് എന്നുള്ളതല്ല, അത് തന്നെയാണ് താൻ എന്നാണ്. അങ്ങനെ ആരാണോ അറിയുന്നത്, മദ്ഭാവം, മമഭാവം, വാസുദേവാഖ്യം, വാസുദേവ സർവം ഇത്യേവം പശ്യൻ ഗുണേഭ്യസ്യ പരമ്യേത്തി മദ്ഭാവം. ഈ ഗുണങ്ങളിൽ നിന്ന് പരവുമായ മദ്ഭാവത്തെ ആരാണോ അറിയുന്നത്, ഇവിടെ ഉപദേശിക്കുന്നതാണ് പറയുകയാണ്. നിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന മദ്ഭാവം, എപ്പോഴാണോ ഈ ഗുണങ്ങളോട് അല്ലെങ്കിൽ ഗുണപരിണാമങ്ങളോട് ഈ ചൈതന്യം താതാത്മ്യപ്പെടുന്നത്, അപ്പോൾ ജീവനായി. അതിനെ നമ്മൾ ജീവനെന്ന് പറയുന്നു. എപ്പോഴാണോ ആ ജീവൻ തിരിച്ചറിയുന്നത്, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ താൻ നന്യനാണ്. അപ്പൊ തന്റെ കർത്തൃത്വ ഭോക്തൃത്വ ആദ്യ സർവവും അവൻ പ്രകൃതിയിൽ തന്നെ സമർപ്പിക്കും. ഇതെല്ലാം പ്രകൃതിയിൽ തന്നെയാണ് നടക്കുന്നത്. താൻ ഇതിൽ നിന്നും അന്യനാണ്, അല്ലെങ്കിൽ തന്റെ യഥാർത്ഥ സ്വരൂപം ഇതൊന്നുമല്ല എന്ന് പറയുന്നതാണ് മദ്ഭാവം. അതാണ് തന്നിലിരിക്കുന്ന ഈശ്വരീയമായ ഭാവം. ഭാഷകാരൻ പറയുന്നു വാസുദേവാഖ്യം, അതിനു തന്നെയാണ് വാസുദേവൻ എന്ന് പറയുന്നത്. വാസുദേവ സർവം, അല്ല വാസുദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വ്യക്തിയല്ല, വാസുദേവന്റെ പുത്രനായ വ്യക്തിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. വാസുദേവൻ എന്ന് പറയുന്നത് ഒരു തത്വമാണ്. ഇവിടെ ശ്രീകൃഷ്ണൻ സ്വയം തന്നെ വാസുദേവൻ എന്ന് പറയുമ്പോ അവിടെ കേൾക്കുന്നവൻ വാസുദേവന്റെ പുത്രനായ ആ ശരീരത്തെയാണ് വാസുദേവൻ എന്ന് പറയുന്നതും ധരിക്കും. അതല്ല എന്നിവിടെ വ്യക്തമാക്കുകയാണ്. ഇപ്പോ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ, അഹോ എന്ന് പറയുമ്പോൾ കേൾക്കുന്നതും ധരിക്കുന്ന എന്താണ് അഹോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വ്യക്തി, ഈ വ്യക്തി ബ്രഹ്മമാണെന്ന് അയാൾ പറയുകയാണ്. ഈ വ്യക്തി ബ്രഹ്മമാണെന്ന് പറയുന്നു എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ആ വ്യക്തിയെ പൂജിക്കുന്നത്. പരംഭാവം അജാനന്തോ, ഭഗവാൻ തന്നെ പറയും എന്റെ പരംഭാവം അറിയാതെ ഈ മൂഢന്മാർ എന്നെ ഭജിക്കുന്നു എന്ന് പറയും. എന്നെ ഭജിക്കുന്നവരെല്ലാം മൂഢന്മാരാണെന്നാണ്. എന്തുകൊണ്ട്? എന്റെ ആ പരമമായ ഭാവത്തെല്ലാം അവർ ധരിക്കുന്നു, വ്യക്തിഭാവത്തെയാണ് ധരിക്കുന്നത്. പുരുഷനെന്ന് പറഞ്ഞാലും വ്യക്തിഭാവത്തെ വരും, കാരണം മനസ്സിന്റെ ഘടനാരൂപത്തിലാണ്. അതിന് വ്യക്തിരൂപത്തിൽ, മൂർത്ത രൂപത്തിലെ ഏതിനെങ്കിലും ഗ്രഹിക്കാൻ കഴിയൂ. അതുകൊണ്ട് വാസുദേവൻ എന്ന് പറയുന്ന മദ്ഭാവം എന്താണ്? ഗുണങ്ങൾക്കപ്പുറമുള്ളതാണ്. നമ്മൾ കാണുന്ന എന്താണോ കാണുന്നത്, ഗുണപരിണാമരൂപത്തെയാണ് നമ്മൾ കാണുന്നത്, അതല്ല. ഇത്യവം പശ്യൻ, അങ്ങനെ കാണുന്നവൻ, സെൻസ, അങ്ങനെ കാണുമ്പോൾ എന്ത് വരുന്നു? അവന് കർമ്മസന്യാസം. ഇതാണ് ഗീതയിൽ പറയുന്ന മുഖ്യമായ കർമ്മസന്യാസം. ഗുണാഗുണേഷു വർത്തന്തെ എന്നവൻ തിരിച്ചറിയുന്നു. ഗുണങ്ങൾ ഗുണങ്ങളിൽ വർത്തിക്കുന്നു, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു, മനസ്സ് അതിന്റെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു, ശരീരം അതിന്റെ കർമ്മങ്ങളെ നിർവഹിക്കുന്നു എന്നറിയുമ്പോൾ എന്തായി? കർമ്മങ്ങളെല്ലാം തന്നിൽ നിന്ന്, അതായത് പുരുഷനിൽ നിന്നും ഒഴിവായി. എങ്ങനെ ഒഴിവായി? കർമ്മങ്ങൾ പുരുഷനിൽ സംഭവിക്കുന്നില്ല എന്നുള്ള അറിവ് തന്നെ. തന്നിൽ കർമ്മങ്ങളൊന്നും സംഭവിക്കുന്നില്ല, മറിച്ച് പ്രകൃതിയിലാണ് കർമ്മങ്ങൾ സംഭവിക്കുന്നത്. പ്രകൃതിയാണ് കർത്താവ് എന്നറിയുമ്പോൾ എന്ത് ചെയ്തു? തന്നിൽ കർമ്മസന്യാസം സംഭവിച്ചു കഴിഞ്ഞു. അതാണ് ശരിക്കും സർവ ആരംഭ പരിത്യാഗം. തസ്യ കാര്യം ന വിദ്യതയെ, അവനിൽ പിന്നെ കർമ്മമില്ലെന്നാ പറയുന്നു. നൈവകുർവൻ ന കാരയൻ, അവനൊന്നും ചെയ്യുന്നില്ല. അവൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അവന്റെ ആന്തരികമായൊരു ഭാവമാണ്, അവന്റെ ഒരു അവസ്ഥയാണ്. അതിന്റെ അർത്ഥം അവന്റെ ശരീരങ്ങളും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ല എന്നല്ല. പക്ഷെ ആ പ്രവർത്തനങ്ങളെല്ലാം പ്രകൃതിയിലാണ് സംഭവിക്കുന്നത്, തന്നിനല്ല എന്നറിയുമ്പോൾ കർമ്മത്യാഗമായി. ഇത്യവും പശ്യൻ, ഇങ്ങനെ കാണുന്നവൻ, കർത്താവ് പ്രകൃതിയാണ് താനല്ല എന്ന് കാണുന്നവൻ, അവനെന്ത് ചെയ്തു? പരം മദ്ഭാവം സ്വാധികച്ചതി, ഗുണങ്ങൾക്കെല്ലാം പരമമായിരിക്കുന്ന ആ വാസുദേവഭാവത്തെ, പരമാത്മഭാവത്തെ അവൻ പ്രാപിക്കുന്നു. അല്ല, മനസ്സുകൊണ്ടൊരാള് ഒരു പ്രവൃത്തി ചെയ്യണ്ട വേണ്ട എന്ന് വെച്ചതുകൊണ്ടൊരിക്കലും കർമ്മസന്യാസമാകത്തില്ല. അങ്ങനെ ഒരു കർമ്മസന്യാസത്തെ ഗീതയിൽ ഒരു സ്ഥലത്തും അംഗീകരിക്കുന്നേയില്ല. ആ പരിത്യാഗം എന്ന് പറയുന്നത് എന്താണോ? തന്നിൽ നിന്നും പൂർണമായി ധരിക്കുക എന്നുവെച്ചാൽ താൻ ഇതിനെല്ലാം ഈ കർമ്മത്തിന് അതീതനാണ് എന്ന് ധരിക്കുക. അപ്പൊ ബാഹ്യമായ പ്രവൃത്തികളോ അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അതൊക്കെ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യമാണ്, അവരുടെ സൗകര്യത്തിൽപ്പെടുന്ന കാര്യമാണ്. ഇന്ന കർമ്മങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, കർമ്മസന്യാസവുമായിട്ട് അതിന് ബന്ധമില്ല. 18-ാം അധ്യായത്തിൽ അത് കൂടുതൽ വ്യക്തമായി പറയും, ഇവിടെ അത് വ്യക്തമായി പറയും. അതിന്റെ ചുരുക്കമായിട്ട് ഇതാണ്, കർത്താവ് പ്രവർത്തിക്കുന്നവൻ അത് താനല്ല, തന്നിൽ നിന്ന് അന്യയായിരിക്കുന്ന പ്രകൃതിയാണ് എന്നറിയുക, അതാണ് ഇവിടെ പറയുന്നത്. യഥാ, എപ്പോഴാണോ ദൃഷ്ട, കാണുന്നവൻ, അറിയുന്നവൻ അല്ലെങ്കിൽ അനുഭവിക്കുന്നവൻ, ഗുണേഭ്യ അന്യം കർത്താരം ന അനുപശ്യതി, ഗുണങ്ങളിൽ നിന്നും അന്യനായ ഒരു കർത്താവിനെ, അതായത് പുരുഷനെ, ന അനുപശ്യതി, കർത്താവായി കാണാതിരിക്കുന്നത്. മറിച്ച് ഗുണേഭ്യ പരം മദ്ഭാവം ഏത്തി, ഗുണങ്ങളിൽ നിന്നും പരമായിരിക്കുന്ന മദ്ഭാവത്തെ, ഈശ്വരഭാവത്തെ അറിയുന്നത് സഹ, അവൻ മദ്ഭാവം അധികച്ചതി. മദ്ഭാവം രണ്ടിനോട് തന്നെ, അവൻ ഈശ്വരഭാവത്തെ പ്രാപിക്കുന്നു. അവൻ ഈശ്വരൻ തന്നെ, ഈ തത്വത്തെ ഗ്രഹിക്കുന്നവൻ. അപ്പൊ സർവവ്യാപിയായിരിക്കുന്ന ആ ഈശ്വര ചൈതന്യം, ഐശ്വര ചൈതന്യം നിർഗുണമായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ മാലിന്യങ്ങളൊന്നും കൂടാതെ പരിശുദ്ധമായി നിലനിൽക്കുന്നു, തനതാണ് എന്നറിയുന്നവൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭൂതി എത്തിച്ചേരുന്നവൻ, അവൻ ഈശ്വരഭാവത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ജീവഭാവത്തെ വിടുന്നു, അവൻ ഈ സംസാരഭാവത്തെ വിടുന്നു. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദൃഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോധിഗച്ഛതി. കഥം സ്വാധികരിച്ചതി എത്തിച്ചത് ഗുണാൻ. അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ചില ചോദ്യം ഇത്രയേ ഉള്ളോ? താൻ പ്രകൃതിയിൽ നിന്ന് അന്യനാണ്, പ്രകൃതിയിലാണ് കർമ്മങ്ങൾ നടക്കുന്നത്, ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം നേടിയോ, ഈശ്വരഭാവത്തെ പ്രാപിച്ചോ എന്ന് ചേട്ടി ചോദിക്കും. ഇത്രയേ ഉള്ളോ എന്ന് ചോദിക്കും. പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇത്രയും ഇതിൽ മനസ്സിലാക്കാനുള്ളോ എന്ന് ചോദിക്കും. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത്? ഇത്രയേ ഉള്ളോ, ഇത്രയാണെങ്കിൽ കാര്യം എളുപ്പമാണല്ലോ, മോക്ഷം എന്നെല്ലാം പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. പ്രകൃതി പുരുഷൻ, പ്രകൃതിയിൽ കർമ്മങ്ങൾ നടക്കുന്നു, പുരുഷനിലൊന്നും നടക്കുന്നില്ല. കണക്ക് പഠിക്കുന്ന പോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മനസ്സിലായി കഴിഞ്ഞു, ഇത്രയേ ഉള്ളോ എന്ന് ചോദിക്കും. ഇത്രയേ ഉള്ളോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണോ, പറഞ്ഞ കാര്യം മനസ്സിലായില്ല എന്നർത്ഥം. മനസ്സിലായെങ്കിൽ പിന്നെ ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം മനസ്സിലായാൽ പിന്നെ ചോദ്യമില്ല, പിന്നെ ചോദ്യമൊന്നുമില്ല, പിന്നെ വിശദീകരണം ആവശ്യപ്പെടത്തില്ല, പറഞ്ഞതിന് വിശദീകരണം ആവശ്യപ്പെടത്തില്ല. ഇപ്പൊ പറഞ്ഞതിന് വിശദീകരണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അർത്ഥം എന്താണ്? പറഞ്ഞ് മനസ്സിലായിട്ടില്ല. അപ്പോ നമ്മൾ ശ്രവിച്ച തത്വത്തിന്റെ കുഴപ്പമല്ല, ശ്രവിച്ച നമ്മുടെ കുഴപ്പമാണ് അവിടെ. അപ്പൊ പുരുഷൻ വേറെ, പ്രകൃതി വേറെ എന്ന് ബൗദ്ധികമായി ഗ്രഹിച്ചതുകൊണ്ട് ഇവിടെ പറയുന്ന സന്യാസമൊന്നും സംഭവിക്കുന്നില്ല, മറിച്ച് അത് അനുഭവമായിട്ട് വരണം, അതാണ് അടുത്ത് പറയുന്നത്. ഗുണാൻ ഏതാൻ ഏതോക്താൻ അതിത്യ ജീവനേവ അതിക്രമ്യ. ഈ ഒരു തത്വത്തെ മനസ്സിലാക്കുക, പക്ഷെ ഈ തത്വങ്ങളെ അതിക്രമിക്കുക, അത് രണ്ടും രണ്ട് കാര്യവും. ബുദ്ധിയുള്ള ആർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ ആ മനസ്സിലാക്കൽ എന്ന് പറയുന്നത് അതിന്റെ തുടക്കം മാത്രം. പക്ഷേ എന്താണ് അതീത്യ, ഇതിനെ അതിക്രമിക്കുക എന്നത്. അതായത് അതിക്രമിക്കുക എങ്ങനെയാണ്? അവസാനം പറയാം, അമൃതം അശ്വനത്തെ. ആ അമൃതം എന്ന് പറയുന്നത് എന്താണ്? അവന്റെ അനുഭവമായി മാറുന്നു. അപ്പൊ ചോദിക്കുകയാൾക്കറി അനുഭവം എങ്ങനെയാ? അനുഭവം എങ്ങനെയെന്ന് ഒരു ശാസ്ത്രത്തിനും ഒരു ഗുരുവിനും വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അങ്ങനെ ഒന്ന് നിലനിൽക്കുന്നു എന്നേ പറയാൻ പറ്റും. അനുഭവത്തെ ഒരാൾക്ക് പകർത്തി കൊടുക്കാൻ പറ്റത്തില്ല. ചിലര് പറയും ഗുരു പകർത്തി കൊടുക്കും, ഷോക്കടിക്കുന്ന പോലെ. ഗുരുവിന്റെ അടുത്ത് നിന്നിരുന്നാൽ ഷോക്കടിക്കുന്ന പോലെ ഒരു അടിയൊടിയും, ഉടൻ ബ്രഹ്മജ്ഞാനം ഉണ്ടാവും, പ്രശ്നങ്ങളെല്ലാം തീരും, അങ്ങനെ പറയുന്നവരുമുണ്ട്. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. എന്താണ് അമൃതം അശ്വനത്തെ? അവൻ സ്വയം അത് അനുഭവിക്കുകയാണ്. അത് അനുഭവിക്കേണ്ട കാര്യമാണ്. ആ അനുഭവിക്കുന്നതിനുള്ള പ്രകൃതി പുരുഷ വിവേകം, അതിന്റെ ഉപായമായിരിക്കുന്ന പ്രകൃതി പുരുഷ വിവേകത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ വിവേകത്തിൽ നിന്ന് അനുഭവത്തിലേക്കുള്ള മാറ്റം അതെങ്ങനെ സംഭവിക്കും, എപ്പ സംഭവിക്കും എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന ബോധത്തെ സ്വായത്തമാക്കുക എന്ന് പറയുന്നത് ജ്ഞാനം, ഇച്ഛ, പ്രയത്നം ഇതിനധീനമായ കാര്യങ്ങളാണ്. നമ്മൾ അറിയുന്നു, ആഗ്രഹിക്കുന്നു, പ്രയത്നിക്കുന്നു. ഈ മൂന്നും കൊണ്ടാണ് നമ്മൾ ഇത്രയും നേടുന്നത്. എന്താണോ ഇങ്ങനെ പുരുഷൻ, പ്രകൃതി, ഈ ഭേദത്തെ എല്ലാം നേടുന്ന ഇതുകൊണ്ടാണ്. അനുഭവങ്ങൾ എന്ന് പറയുന്നിടത്ത് ഈ മൂന്നിന് സ്ഥാനമില്ല. തന്റെ ബൗദ്ധികമായ ജ്ഞാനത്തിന് അവിടെ നിലനിൽപ്പില്ല. തന്റെ ഇച്ഛാശക്തി അവിടെ ദുർബലമാണ്. തന്റെ പ്രയത്നം അത് കൊണ്ട് നേടാവുന്ന ഒന്നുമല്ല. അതെങ്ങനെയെന്ന് വിശദീകരിക്കാൻ പറ്റത്തില്ല. എങ്ങനെയോ സംഭവിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇതെല്ലാം സഹായിച്ചെന്ന് വരാം, ചിലപ്പോൾ സഹായിച്ചില്ലെന്നും വരാം. അക്കാര്യത്തിൽ ആർക്കും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അപകടമാണ്, തല്ല് കിട്ടും. പണ്ടൊരു ഗുരു ശിഷ്യനോട് പറഞ്ഞു, 12 വർഷം ഇവിടെ നിന്ന് ഞാൻ പറയുന്നവനെയൊക്കെ കേട്ട് ബ്രഹ്മവിദ്യ പഠിച്ചു കഴിഞ്ഞാൽ 12-ാമത്തെ കൊല്ലം ഞാനും ഉണ്ടാവും എന്ന് പറഞ്ഞു. 12-ാമത്തെ കൊല്ലം ഞാനും ഉണ്ടായില്ല. ശിഷ്യൻ വിറകുള്ളി എടുത്ത് ഗുരുവിന്റെ തലയ്ക്കടിച്ചു, ആശ്രമം വിട്ടുപോയി. ഇത് നടന്ന സംഭവമാണ്. ദേഷ്യം വന്നിട്ട് 12 വർഷം തന്നെ പറ്റിച്ചു എന്ന് കരുതി. അപ്പൊ അത് അല്ല. എന്തുകൊണ്ട്? നമുക്കൊരു കാര്യം നിനക്ക് നേടിത്തരാം എന്ന് പറയണമെങ്കിൽ അത് അവന്റെ അറിവിനും അവന്റെ ഇച്ഛയ്ക്കും അവന്റെ പ്രവൃത്തിക്കും വഴങ്ങുന്ന ഒരു കാര്യമാണെങ്കിലേ പറ്റും. അതിന് വഴങ്ങുന്ന കാര്യങ്ങളാണ് നമ്മൾ ആർജിക്കുന്നതെല്ലാം. അത് നമ്മൾ ആർജിക്കുന്നു സത്സംഗത്തിലൂടെയും നമ്മുടെ തപസ്വാധ്യായങ്ങളിലൂടെയൊക്കെ നമ്മൾ ആർജിക്കാൻ ശ്രമിക്കുന്ന അതാണ്. ഇതങ്ങനെയല്ല. അമൃതം അശ്വനിത എന്ന് പറയുന്ന ഭാവം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആർജിക്കുന്ന ഒന്നല്ല, യത്നസാധ്യമല്ല, അകൃതകമല്ല എന്ന് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയും. മറിച്ചതൊക്കെ ഇതെന്താണ്? ഏതാൻ അതീത്യ ജീവനെയോ അതിക്രമ്യ, ജീവിച്ചിരിക്കാതെ തന്നെ ഇതിനെല്ലാം അതിക്രമിക്കുന്ന ഒരു ഭാവം, ഇതിനെ അതിജീവിക്കുന്ന ഒരു ഭാവം, അതാണ് സന്യാസം എന്ന് പറയുന്നത്, ശരിക്കുള്ള സന്യാസം അതാണ്. മായ ഉപാധി ഭൂതാൻ ത്രീൻ ദേഹി, മായ ഉപാധികളായിരിക്കുന്ന ത്രീൻ ഗുണാൻ സത്വരജസ്തമോ ഗുണങ്ങൾ, അതിന്റെ കാര്യങ്ങളായിരിക്കുന്ന സുഖദുഃഖമോഹങ്ങൾ, ഇതിനെല്ലാം അതിക്രമിച്ച് ദേഹി ഈ പുരുഷൻ, ചൈതന്യരൂപനായിരിക്കുന്ന ഈ പുരുഷൻ ഇതിനെല്ലാം അതിക്രമിക്കുന്നു. ദേഹസമുദ്ഭവാൻ ദേഹ ഉത്പത്തി ബീജഭൂതാൻ, ദേഹസമുദ്ഭവാൻ ദേഹത്തിൽ നിന്നും ദേഹത്തിന് കാരണമായിരിക്കുന്നു. ദേഹസമുദ്ഭവം എന്ന് വെച്ചാൽ ദേഹത്തിന് കാരണം. ദേഹ ഉത്പത്തി ബീജഭൂതാൻ, ദേഹ ഉത്പത്തിക്ക് ബീജം ഭൂതമായിരിക്കുന്ന ജന്മ മൃത്യു ജരാദുഃഖേഹി, ജന്മ മൃത്യു ജരാദുഃഖങ്ങളെന്നും ജന്മജ മൃത്യുശ്ച ജരാജ ദുഃഖാനിജ തേഹി ജീവൻ ഏവ വിമുക്തഹസൻ, ജീവിച്ചിരിക്കെ തന്നെ വിമുക്തനായി അമൃതമശ്വനതേ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം. ഇതിൽ നിന്നെല്ലാം ഈ ജന്മ മൃത്യു ജരാദുഃഖങ്ങളിൽ നിന്നെല്ലാം, ജന്മ മൃത്യു ജരാദുഃഖേഹി മുക്തനായി ദേഹത്തിന് കാരണമായിരിക്കുന്ന ആ ദോഷങ്ങളിൽ നിന്നെല്ലാം മുക്തനായി, ദേഹത്തിന് കാരണമായിരിക്കുന്ന ഗുണങ്ങളിൽ നിന്നും മുക്തനായി, അതാണ് ഗുണാൻ ത്രീൻ ഗുണാൻ ദേഹ സമുദ്ഭവാൻ ത്രീൻ ഗുണാൻ ഏതാൻ ആദിത്യ, അതിൽ നിന്നെല്ലാം അതിക്രമിച്ച് വിമുക്തനായി വിദ്വാൻ അമൃതമശ്വനതി ജീവമൃതത്വത്തെ പ്രാപിക്കുന്നു. ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ എങ്ങനെയാണോ സത്സംഗം ശ്രവിക്കുന്നുണ്ട്, ഗുരുവിന്റെ ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ട്, ഗുരുവിന്റെ സേവ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥന പൂജ ജപം ധ്യാനം എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്ന എന്താണ്? ജീവൻ ഏവ ജീവിച്ചിരിക്കുക തന്നെ അമൃതമശ്വനതയെ മോക്ഷത്തെ പ്രാപിക്കുന്നു, അത് മാത്രം ഉണ്ടാകുന്നില്ല. ബാക്കി ഇതെല്ലാം ചെയ്തിട്ടും ആ മോക്ഷം മാത്രം ഉണ്ടാകുന്നില്ല എന്ന് ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ, ആരെങ്കിലും അങ്ങനെ പരാതിപ്പെടുകയാണെങ്കിൽ, സാധാരണ ഒരുപാട് പേര് പരാതിപ്പെടാറുണ്ട്, ഈ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് മോക്ഷം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിന് അങ്ങനെ ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ അതിനുള്ള സമാധാനം ഇതാണ്, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മോക്ഷം ഉണ്ടാവും എന്നുള്ള ആ ധാരണ അതാണ് ഇതുവരെ മോക്ഷത്തിന് തടസ്സമായി നിന്നത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് മോക്ഷം ഉണ്ടാകുന്നത് നമ്മൾ ധരിച്ചുപോയി. ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒന്നാണ് മോക്ഷം. അപ്പൊ ഇതൊന്നും ചെയ്താൽ കിട്ടുന്ന ഒന്നല്ല മോക്ഷം എന്ന് പറയുന്നു. അപ്പൊ ഇതുവരെ ചെയ്തതൊക്കെ പാഴാണോ? പാഴല്ല. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് നേടിയെടുക്കുന്ന ഒന്നല്ല മോക്ഷം. ഇതെല്ലാം ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണോ? അത് മറ്റൊരു കാര്യം. പക്ഷെ ഇതൊന്നും ചെയ്ത് ഒരാൾക്ക് മോക്ഷം നേടാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? കാരണം മോക്ഷത്തെ സംബന്ധിച്ച് നമ്മുടെ ഒരു സങ്കല്പം അതാണ്. എന്താണ് അത്? നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണ്. നമ്മുടെ പരിശ്രമത്തിലൂടെ, അശ്രാന്ത പരിശ്രമത്തിലൂടെ ഭൗതികമായ പലതും നേടാൻ പറ്റും. അതുപോലെ പല പരിശ്രമങ്ങളും ചെയ്ത് നമ്മൾ നേടിയെടുക്കുന്ന ഒന്നാണ് മോക്ഷം എന്നാണ്. അത് മോക്ഷത്തെക്കുറിച്ച് പറയുന്ന ശാസ്ത്രങ്ങളിലെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പറയും, നിങ്ങൾ ഒരിക്കലും നേടിയെടുക്കുന്ന ഒന്നല്ല. നിങ്ങൾ വഴിയില്ല. എന്ന കർമ്മണ, അധ്വാനം കൊണ്ട്, പരിശ്രമം കൊണ്ട് നേടിയെടുക്കുന്ന ഒന്നല്ല. പിന്നെ ഈ പരിശ്രമങ്ങളെല്ലാം നമ്മളെ സഹായിക്കുന്ന എന്താണ്? ഇത് പരിശ്രമം കൊണ്ട് നേടാൻ പറ്റിയ ഒന്നല്ല എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാക്കിത്തന്ന പരിശ്രമങ്ങൾ സാർത്ഥകമാകും. കാരണം പരിശ്രമിക്കാനും പരിശ്രമത്തിലൂടെ നേടാനുമുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ഇത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ വിഷയം. അതുകൊണ്ട് മോക്ഷത്തെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കും എന്താണോ, ജപം ചെയ്ത് സാധന ചെയ്ത് ധ്യാനിച്ച് മോക്ഷത്തെ നേടിക്കളയാണ്. ആ ഒരു വിചാരം മനസ്സിലിരിക്കുമ്പോൾ അതിനെല്ലാം ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന എന്താണ്? നമ്മുടെ കർത്തൃത്വ അഭിമാനം, പലതരത്തിലുള്ള മോഹങ്ങൾ. അതാണ് ഈ മോക്ഷത്തിലും അഭ്യാസം കാണിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു അഭ്യാസം കൊണ്ടും അത് നേടാൻ പറ്റത്തില്ല. അതാണ് പറയുന്നത് എന്താണ്? അമൃതം അശ്നതി. അമൃതത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു വ്യക്തിയെ പ്രാപിക്കുന്ന ഒന്നാണ്. മറിച്ചൊരു വ്യക്തി ഒരിക്കലും പ്രാപിക്കുന്ന ഒന്നല്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ, ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിന് വേണ്ടി ഉറങ്ങിക്കിടക്കുന്ന വ്യക്തി ഒരു പരിശ്രമവും ചെയ്യാറില്ല. പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അത് ഉണർവായി. അപ്പോൾ ഉറക്കത്തിൽ ഇരുന്നു കൊണ്ട് ഒരു പരിശ്രമം ചെയ്തിട്ട് ഉണരുക എന്ന് പറയുന്നത് ഇന്നൊരു ആർക്കും കഴിഞ്ഞിട്ടില്ല. ആരെങ്കിലും ഉറക്കത്തിൽ കിടന്നൊരു പരിശ്രമം ചെയ്തിട്ട് ഉണരുക? ഒരിടത്ത് സംഭവിച്ചിട്ടില്ല. ആ ഉണർന്നതിന് ശേഷം പല പരിശ്രമങ്ങളും നടത്തും. ചിലപ്പോൾ വിചാരിക്കുമ്പോൾ ഈ ഉണർന്നതിന് ശേഷമുള്ള പരിശ്രമം ഇതുകൊണ്ടാണ് ഉണർന്നതെന്നും വിചാരിക്കും മണ്ടന്മാർ. അതുപോലെയാണ് ഈ അജ്ഞാന നിദ്രയിൽ നിന്ന് ഉണരുന്നതിന് അജ്ഞാന നിദ്രയിലുള്ള ഒരു പരിശ്രമവും സഹായിക്കത്തില്ല. ഒരു പരിശ്രമത്തിന്റെയും ഫലമല്ല അത്. എന്തുകൊണ്ട്? അത് നമ്മൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമല്ല. എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ പരിശ്രമം വേണം. എവിടെയെങ്കിലും നമുക്ക് എത്തിച്ചേരണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിൽ നമ്മുടെ യത്നം അവിടെ ആവശ്യമാണ്. യത്നസാധ്യമായ ഒന്നല്ല മോക്ഷം. അപ്പോൾ പിന്നെ ഈ സാധനകളും ഇതെല്ലാമോ? അതെല്ലാം നമ്മുടെ അന്തക്കരണത്തെ സംസ്കരിക്കുന്നതിന്, നമ്മൾ നിന്നിടത്ത് നിന്ന് നമ്മളെ കുറച്ച് മുമ്പോട്ട് നീക്കുന്നതിന് സഹായിക്കും. ഇത് നേരിട്ട് നമ്മളെ മോക്ഷത്തിൽ കൊണ്ടെത്തിക്കത്തില്ല. ഈ പറയുന്ന അമൃതത്വം എന്ന് പറയുന്നത് തന്നെ പ്രാപിക്കുന്ന ഒന്നാണ്, അല്ല താൻ പ്രാപിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് നമ്മുടെ ഈ പരിശ്രമം, സസംഗം അല്ലെങ്കിൽ ഇതുപോലെയുള്ള അഭ്യാസങ്ങൾ, യോഗമോ തന്ത്രമോ മന്ത്രമോ ജ്ഞാനമോ ഭക്തിയോ എന്തായാലും ശരി, ഇതിന്റെ എല്ലാം ചരമസീമ, അതിനപ്പുറമാണ് ഇവിടെ പ്രാപ്തമായിരിക്കുന്ന അമൃതത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് രണ്ടിനും തമ്മിലൊരു അന്തരാളമുണ്ട്. അത് മനുഷ്യബുദ്ധിക്ക് പിടികിട്ടുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് ചിലടത്ത് പറയുന്നത് എന്താണ്, നമുക്ക് മനസ്സിലാകാത്ത ഭാഗം വരുമ്പോഴാണ് പറയുന്നത് അത് ഈശ്വര കൃപ കൊണ്ട് സാധ്യമാകുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ഗുരുകൃപ കൊണ്ട് സാധ്യമാകുന്ന ഒന്നാണെന്നൊക്കെ പറയും. നമ്മുടെ ബുദ്ധി അവിടെ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ ബുദ്ധി പ്രവർത്തിച്ച് നമ്മുടെ യത്നം കൊണ്ട് എത്തിച്ചേരുന്ന ഒന്നാണെങ്കിൽ അവിടെ നമ്മൾ വീണ്ടും തിരിച്ചു വരും. ബുദ്ധിക്ക് ക്ഷീണം സംഭവിക്കുമ്പോൾ, യത്നത്തിന് ന്യൂനത സംഭവിക്കുമ്പോൾ ഒക്കെ തിരിച്ചു പോരും. അമൃതത്വം അങ്ങനെയല്ല, തിരിച്ചു വരുന്ന ഒന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? ഇതിൽ നിന്നല്ല വിമുക്തനായി വിദ്വാൻ അമൃതത്വത്തെ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഈ നമ്മുടെ സാധനകളെല്ലാം അതിന് സഹായിച്ചു കഴിഞ്ഞാൽ ഇത് സാർത്ഥകമായി, സഹായിക്കത്തോളം കാലം ഇത് നിരർത്ഥകമായി. എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആവശ്യമില്ല എന്നുള്ളതല്ല, മോക്ഷത്തെ ലക്ഷ്യമാക്കി മനുഷ്യൻ പ്രവർത്തിക്കരുതെന്നല്ല പറയുന്നത്. പക്ഷെ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ അവന് തിരിച്ചറിവുണ്ടാകണം, ഇത് നമ്മുടെ യത്നം കൊണ്ട് സാധ്യമാകുന്ന ഒന്നല്ല എന്നുള്ള ഒരു തിരിച്ചറിവ്. ആ തിരിച്ചറിവോടുകൂടി അവൻ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ചോദ്യം വരത്തില്ല, എന്താണോ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടാ മോക്ഷത്തെ പ്രാപിക്കാത്ത. ഒരിക്കലും അവനെ നിരാശപ്പെടുത്തത്തില്ല, എന്താണോ ഇതൊക്കെ ചെയ്യുന്നിട്ടും ഗുണമൊന്നും കാണുന്നില്ലല്ലോ, ഇത്രയൊക്കെ പ്രവർത്തിച്ച് ഒന്നും നേടാൻ കഴിഞ്ഞില്ല, ജീവിതം വ്യർത്ഥമായിപ്പോയോ. ഇതിനെയൊക്കെ ഗൗരവമായിട്ട് എടുക്കുന്ന ആൾക്കാർ പലപ്പോഴും ചോദിക്കാറുണ്ട്. അത്തരം അപകടങ്ങളിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഏവം മദ്ഭാവം അധികച്ചതി, അശിക്കുക എന്ന് വെച്ചാൽ ഭക്ഷിക്കുക എന്നാണ്, എന്നുവെച്ചാൽ അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈശ്വരഭാവത്തെ പ്രാപിക്കുക എന്ന് പറയുന്നത് ഇതിനെല്ലാം അതിക്രമിക്കുന്ന ഒരവസ്ഥയാണ്. അത് വിമുക്തനായി ഒരുവന് പ്രാപിക്കാൻ കഴിയും എന്നുള്ളതാണ്. ആ തരത്തിൽ ഉള്ള ഒരു നിശ്ചിന്തത, സാധനകളെ സംബന്ധിച്ചും സാധ്യത്തെ സംബന്ധിച്ചുമുള്ള ഒരു നിശ്ചിന്തത ഈ സാധകന് ആവശ്യമാണ്. അതില്ലാതെ വന്നു കഴിഞ്ഞാലും ഈ ചോദ്യങ്ങളും ഈ പ്രശ്നങ്ങളും ആശയക്കുഴപ്പങ്ങളും എല്ലാം തന്നെ ഇതിന് തടസ്സമായി നിൽക്കും. ഈ ആത്മഭാവം തന്നിൽ പ്രകാശിക്കുന്നതിന് തടസ്സമായി നിൽക്കും. അത് അടുത്ത ഗുണാതീത ലക്ഷണത്തിൽ ആ ഒരവസ്ഥയാണ് കൂടുതൽ വ്യക്തമായി പറയുന്നത്. അടുത്ത് വരുന്ന ഭാഗത്ത് ദേഹി, ഈ പുരുഷൻ ദേഹസമുദ്ഭവാൻ ത്രീൻ ഏതാൻ ഗുണാൻ അതീത്യ, ദേഹത്തിന് തന്നെ കാരണമായിരിക്കുന്ന, ദേഹം എന്ന് പറയുന്നുകൊണ്ട് ഇവിടെ ജന്മത്തെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ ഗുണങ്ങളെയെല്ലാം അതിക്രമിച്ച് ജന്മ മൃത്യു ജരാദുഃഖി, ജന്മ മൃത്യു ജരാദുഃഖങ്ങളിൽ നിന്നും വിമുക്തനായി അമൃതം മോക്ഷത്തെ പ്രാപിക്കുന്നു. ഗുണാൻ ഏതാൻ അതീത്യത്രീൻ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മ മൃത്യുജരാദുഃഖൈ വിമുക്തോ അമൃതം അശ്നുതേ. അപ്പൊ ഇത് പ്രാർത്ഥന കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള മാനസികമായ വ്യാകുലതകൾ കൊണ്ടൊന്നും അല്ല ഇത് പ്രാപിക്കുന്നതെന്ന് പറയുമ്പോൾ ചിലരുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവും. കാരണം ഈശ്വരനെ പ്രാപിക്കുന്നതിന് വ്യാകുലത വേണം എന്നെല്ലാം ഗുരുക്കന്മാർ പറയാറുണ്ടല്ലോ, ശാസ്ത്രങ്ങളും പറയാറുണ്ടല്ലോ. പിന്നെ ഇവിടെ ഇപ്പൊ പറയുന്നത് പുതിയ സിദ്ധാന്തമാണ്. ഇവിടെ ഇപ്പൊ പറയുന്നത് എന്റെ പ്രത്യേകത, തത്വചിന്താപരമായി ഇതിനെ സമീപിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. മനുഷ്യന് വ്യാകുലത എന്ന് പറയുന്നത് വിഷയങ്ങളോട് തീവ്രമായിട്ടുണ്ട്. അത് ആരും ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഒരു ഗുരു ഉപദേശിക്കേണ്ട കാര്യമില്ല. മനസ്സ് സദാ വ്യാകുലമാണ് വിഷയങ്ങളിൽ. ആ വ്യാകുലമായിരിക്കുന്ന മനസ്സിന് ഈ പറയുന്ന വിമുക്തി എന്നൊക്കെ പറയുന്നത് വളരെ വിദൂരമാണ്, ഒരിക്കലും അത് സാധ്യമേയല്ല. അപ്പൊ ഈശ്വരനോട് വ്യാകുലത എന്ന് പറയുമ്പോൾ എന്താണോ അവന്റെ സഹജമായ സംസ്കാരം കൊണ്ട് അല്ലെങ്കിൽ വാസന കൊണ്ട് അവന് ഈ വിഷയങ്ങളോട് വന്നിരിക്കുന്ന ഈ വ്യാകുലതയെ മാറ്റിസ്ഥാപിക്കാൻ പറയും. പുതുതായി ഒരു വ്യാകുലത ഉണ്ടാക്കാൻ പറയുന്നതല്ല. അവന് സഹജമായി തന്നെ വ്യാകുലതയുണ്ട്, അത് വിഷയങ്ങളോടായിപ്പോയെന്നേ ഉള്ളൂ. വളരെ തീവ്രമാണ്, അവൻ ഒരുപക്ഷെ സ്വയം മനസ്സിലാക്കിയില്ലെങ്കിൽ കൂടി. അപ്പൊ ആ വ്യാകുലത എന്താണ്? അതിന്റെ സ്ഥാനമൊന്ന് മാറ്റുക, ഈശ്വരനിലേക്കൊന്ന് മാറ്റിവിടുക, അത് ആവശ്യമാണ്. എന്തായാലും വ്യാകുലതയും കൊണ്ടേ അവൻ ജീവിക്കത്തുള്ളൂ, കാരണം അതവന് സഹജമായിപ്പോയി. വ്യാകുലതയില്ലാതെ അവന് ജീവിക്കാൻ കഴിയത്തില്ല. അപ്പൊ വ്യാകുലതയെ അവന് വിടാൻ കഴിയുന്നില്ലെങ്കിൽ, അതവന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി സഹജമായി പോയെങ്കിൽ, പിന്നെ അതിന്റെ സംസ്കരണം എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കത്തുള്ളൂ? അതിനെ ഈശ്വരനിലേക്ക് തിരിച്ചുവിടുക. ഇത് ഈ വ്യാകുലത സംസാരത്തോട് വ്യാകുലത കൂടുതലുള്ള ജീവന്മാരോട് ഗുരുക്കന്മാർ ഉപദേശിക്കാറുണ്ട്. അത് സതുപദേശം തന്നെയാണ്. അതിനെ നമ്മൾ നിഷേധിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നതല്ല. പക്ഷെ അതിന്റെ തത്വം ഇതാണ്. കാരണം അവന് വ്യാകുലനാകാതിരിക്കാൻ പറ്റത്തില്ല. ആ വ്യാകുലത എന്നാൽ ഈശ്വരനോടാകട്ടെ, ആ ഈശ്വരനോടത് വരുമ്പോൾ അതവന്റെ അന്ധകരണ സംസ്കരണത്തിനും ഈശ്വര കൃപയ്ക്കും അവനെ പാത്രമാക്കും. അതുകൊണ്ടാണ് ആ വ്യാകുലതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ഇതെല്ലാം ഓരോ സാധകന്മാർക്കനുസരിച്ചാണ്. കൂടുതൽ സംസാരവാസനയുള്ളവർക്ക് ആ സംസാരവാസനയിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിനോട് പറയുന്നു, നിന്റെ ഈ വ്യാകുലതകളെല്ലാം ഈശ്വരനിലേക്കാകട്ടെ. അപ്പോൾ അതവനെ മുന്നിലേക്ക് നയിക്കും. അതൊരു സാധന മാർഗമാണ്, ഭക്തിയിലെ ഒരു സാധന മാർഗം. അത് സ്വീകാര്യമാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് തത്വചിന്തയുടെ എന്ന സാധന മാർഗത്തില് ഒരു കാര്യമാണ് നിശ്ചിന്ത എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അത് ഓരോ വ്യക്തിയുടെയും അന്ധകരണത്തിന്റെ പരിണാമം അനുസരിച്ച് ആചാര്യന്മാര് ഓരോ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ് ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നത്. ഇതെല്ലാം ഒരു വ്യക്തിക്ക് ഒരേ സമയം അനുഷ്ഠിക്കാൻ കഴിയത്തില്ല. അർജുനോട് പറയുമല്ലോ ഭഗവാൻ തന്നെ, ജ്ഞാനവും കർമ്മവും നിനക്ക് ഒരു സമയം പറ്റത്തില്ല എന്നും മറ്റും പറയത്തില്ല. അതുപോലെ ഓരോ സന്ദർഭങ്ങളിൽ ഓരോ ശിഷ്യന്മാരുടെ പ്രശ്നങ്ങൾക്ക് ഗുരുക്കന്മാർ പറയുന്ന സമാധാനം അതിന് നമ്മൾ സർവത്രികമായി എടുക്കരുത്. ചിലർക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയുന്നത് അവർക്ക് വേണ്ടി മാത്രമായിരിക്കും, അത് വേറൊരാൾക്ക് അത് തന്നെ ആകണമെന്നില്ല. അപ്പൊ അങ്ങനെ പ്രപഞ്ചത്തോട് ഒരിക്കലും അതിൻ്റെ ആ ബന്ധത്തെ അറുത്തു കളയാൻ കഴിയാത്ത രീതിയിലുള്ള വ്യാകുലത ദൃഢമാണെങ്കിൽ പിന്നെ ആ വ്യാകുലതയുടെ സ്ഥാനം മാറ്റുക എന്നുള്ളതല്ല വേറെ വഴിയില്ല. അത് ഈശ്വരനോടാക്കുക എന്ന് പറയും. അത് അത്രയും ആ ബന്ധവിമുക്തിക്ക്, പ്രപഞ്ചബന്ധത്തിൽ നിന്നുള്ള വിമുക്തിക്ക് അന്ധകരണത്തെ സഹായിക്കും. ആ തത്വത്തെ ഉള്ളിൽ കണ്ടുകൊണ്ടാണ് ബാഹ്യമായ അനുഷ്ഠാനങ്ങളെ ആചാര്യന്മാർ ഉപദേശിക്കുന്നത്. പലയിടത്തും അങ്ങനെയാണ്. ഇപ്പോൾ ആ ഗുരുക്കന്മാർ ബാഹ്യമായ ഒരു അനുഷ്ഠാനത്തെ നിർദ്ദേശിക്കും. ആ അനുഷ്ഠാനത്തെ നിർദ്ദേശിക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു തത്വത്തെ കാണും. ഈ തത്വത്തെ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ഗ്രഹിക്കത്തില്ല. അപ്പോൾ ആ തത്വത്തെ പറയാതെ അവനോട് അവന് ചെയ്യാൻ പറ്റിയ ഒരു അനുഷ്ഠാനത്തെ നിർദ്ദേശിക്കും. തത്വത്തെ പറയുന്നതിൽ നിന്നല്ലതാണ് ഇന്നത് ചെയ്യുക എന്ന് പറയുന്നത്. അവന്റെ മൂഢത ആ തത്വത്തെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതായിരിക്കത്തില്ല. പക്ഷെ ഒരു അനുഷ്ഠാനത്തെ അവന് ഉൾക്കൊള്ളാൻ പറ്റും. പറഞ്ഞിട്ടല്ലേ, വാത്മീകിയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ വാൽമീകിയുടെ തത്വമസി, അവൻ ബ്രഹ്മാസ്മി എന്ന് ഉപദേശിച്ചിട്ട് കാര്യമില്ല. അവിടെ ഒന്ന് രണ്ട് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത്തരം ഉപദേശങ്ങളെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മൂഢതയെ മാറ്റി അവന്റെ ഉള്ളിൽ പ്രകാശത്തെ നേരിട്ട് കൊടുക്കാൻ കഴിയില്ല എന്ന് കാണുമ്പോൾ ഗുരുക്കന്മാർ നിർദ്ദേശിക്കുന്ന ചില അനുഷ്ഠാനങ്ങളാണ്. അവരെ സംബന്ധിച്ച് ആ അനുഷ്ഠാനങ്ങൾ മതി. അതാ എല്ലാവരെയും തത്വോപദേശിച്ച് മോക്ഷത്തിലേക്ക് നയിക്കാനെന്നും ഗുരുക്കന്മാർ ശ്രമിക്കാറില്ല. കാരണം അവരുടെ ആന്തരികമായ ഭാവങ്ങളെ അവർ മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് അതിനെയെല്ലാം സാർവജനീയമാക്കി സാർവലൗകികമാക്കി ഇതാണ് പരമാർത്ഥം, ഇതിനപ്പുറം വേറൊന്നും ഇല്ല എന്ന് നമ്മൾ ഒരാൾ ധരിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് പരമാർത്ഥമായിരിക്കും, വേറൊരു വ്യക്തിയെ സംബന്ധിച്ച് വേറൊന്നായിരിക്കും പരമാർത്ഥം. സാധനങ്ങളെല്ലാം വ്യക്തികൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇത് ഒന്ന് പറയുന്ന വേറെന്തിനു വിരോധമില്ല, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ് ഇന്ന് പറയുന്നതിന് വിരോധം വരത്തില്ല. ഇന്നലെ പറഞ്ഞത് അത് ഇന്നലേക്ക് വേണ്ടിയിട്ടാണ്, ഇന്ന് പറയുന്നത് ഇന്നേക്ക് വേണ്ടിയിട്ടാണ്, നാളേക്ക് വേണ്ടിയിട്ട് നാളെ പറയേണ്ടി വരും. വ്യക്തിക്ക് വേണ്ടിയിട്ടും ഇത് കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇതൊന്നും പരസ്പര വിരോധമുള്ള കാര്യങ്ങളല്ല. അടുത്ത അർജുനൻ ചോദിക്കുന്നു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേ ലിംഗൈ സ്ത്രീൻ ഗുണാൻ ഏതാൻ അതീതോ ഭവതി പ്രഭോ ഹിമാചാര കഥം ചെയ്താൻ ത്രിഗുണാനതിവർത്തതേ. മുമ്പ് കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്ന ഒരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. പ്രത്യേകിച്ച് യുദ്ധത്തെക്കുറിച്ച് രണ്ടാം അധ്യായത്തിൽ അർജുനനെ യുദ്ധത്തിന്റെ മേത്നങ്ങളൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പോലും നിനക്ക് അപാവൃതം സ്വർഗദ്വാരം, സ്വർഗത്തിലേക്ക് കടക്കാം. അതുകൊണ്ട് നീ കർമ്മം ചെയ്യാനാണ് അധികാരി, നീ കർമ്മം തന്നെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് ആ കർമ്മത്തിന്റെ ആ പ്രാധാന്യം പറഞ്ഞു വരുമ്പോൾ അർജുനൻ സ്വാഭാവികമായിട്ടും ഇവിടെ മനസ്സിൽ വരും, ഈ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് എങ്ങനെ ഒരാൾക്ക് മോക്ഷമാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ അവിടെ പറഞ്ഞു കൊടുത്തു സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന പല ഭാഗങ്ങളിലും കൂടുതലും തത്വനിരൂപണമായിരുന്നു. പ്രത്യേകിച്ചതിനും തൊട്ടു മുമ്പ് വന്ന ഭാഗങ്ങളിലെല്ലാം സാംഖ്യതത്വത്തെ നിരൂപണം ചെയ്യുമായിരുന്നു. പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ്, പ്രകൃതിയിൽ ഏതെല്ലാം തരത്തിലാണ്, ഗുണങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെ വളരെ തത്വനിരൂപണം ചെയ്തു കഴിഞ്ഞു. ഈ തത്വനിരൂപണങ്ങളിലൂടെയും അർജുനൻ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, ഈ തത്വനിരൂപണങ്ങളും ഈ തത്വത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിനെ അതിക്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തത്വനിരൂപണങ്ങളെല്ലാം. അതൊരു പ്രധാന സംഗതിയാണ്. ഇപ്പൊ ശാസ്ത്രത്തെ അല്ലെങ്കിൽ തത്വത്തെ നിരൂപണം ചെയ്യുന്ന ഒരാള് അതിന്റെ പരിമിതി മനസ്സിലാക്കാതെയല്ല അത് ചെയ്യുന്നത്. ചില ചോദിക്കുമല്ലോ, ശാസ്ത്രം കൊണ്ടെന്താ, പഠിച്ചിട്ടെന്താ, ചിന്തിച്ചിട്ടുണ്ടോ, ഇതും ഇതൊക്കെ കൊണ്ട് മോക്ഷം കിട്ടുമോ എന്ന് ചോദിക്കും. ഇതിനെ ഗൗരവമായി സമീപിച്ച് ഈ തത്വവിചാരം ചെയ്യുന്നവനും പഠിക്കുന്നവനും ചിന്തിക്കുന്നവനുമൊക്കെ ഈ കാര്യം അറിയാം. അതും ഈ ശാസ്ത്രം തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. എന്താണോ ഇതിന്റെ പരിമിതി, ഈ ശാസ്ത്രത്തിനൊരു പരിമിതിയുണ്ട്, കർമ്മത്തിനൊരു പരിമിതിയുണ്ട്, ഭക്തിക്കൊരു പരിമിതിയുണ്ട്. അത് അതാത് മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവർക്കത് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവർ അതിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ തത്വവിചാരത്തിനും അതിൻ്റെതായ പരിമിതിയുണ്ടെന്ന് തത്വവിചാരം ചെയ്യുന്നവർക്കറിയാം. ശാസ്ത്രത്തിന്റെ പരിമിതി, അതിനെ ആ പരിമിതികളെ എങ്ങനെ അതിജീവിക്കാം, അല്ലെങ്കിൽ ആ പരിമിതിക്ക് അപ്പുറം പോയി എങ്ങനെയാണ് ഒരാൾ ഇതിൽ നിന്ന് മുക്തനായി തീരുന്നത് എന്നൊരു സംശയം വരാം. എങ്ങനെ ഈ ഗുണങ്ങളെ അതിജീവിക്കാം എന്നുള്ളത്, ഈ ഗുണത്തിന്റെ അതിജീവനം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരാളുടെ അനുഭവമായി വരുന്നത് എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ അർജുനനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാധനാ മാർഗങ്ങളെ ഭഗവാൻ നിർദ്ദേശിക്കുകയാണ്. അർജുനൻ ഇതൊക്കെ കേൾക്കുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം ഈ സാധനാനുഷ്ഠാനത്തിന്റെ പരിപക്വമായ ഒരവസ്ഥയിൽ തന്നിൽ എന്ത് പരിവർത്തനമാണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള ഒരു ജിജ്ഞാസയും അർജുനുണ്ടാവും. ഈ തത്വവിചാരത്തിന്റെയും മറ്റും ഫലമായി അവനെവിടെ എത്തി നിൽക്കുന്നു. ഇത് അർജുനനെ സംബന്ധിച്ചിടത്തോളം കേവലം കൽപ്പന, ഊഹാപോഹം, ഇതിലൂടെ മാത്രം മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. ഭഗവാനാണെങ്കിലോ ഈ അനുഭവത്തിൽ നിൽക്കുന്നു, ഗുണാതീതനായി നിൽക്കുന്നു. അപ്പോൾ ഗുണാതീതനായി നിൽക്കുന്ന ഭഗവാൻ അവിടെ തന്റെ അനുഭവത്തെ വെളിപ്പെടുത്തുകയാണ്. തന്റെ അനുഭവത്തെ വെളിപ്പെടുത്തുന്ന പറയുമ്പോൾ നമ്മളങ്ങനെ തിരിച്ചു കളയരുത്. ഭഗവാന്റെ അനുഭവത്തെ അർജുനന് മനസ്സിലാക്കി കൊടുക്കുന്നു. ഭഗവാന്റെ അനുഭവം ആർക്കും മനസ്സിലാക്കി കൊടുക്കാൻ ഒക്കത്തില്ല, അത് ഭഗവാന് മാത്രമേ ഉള്ളൂ. പിന്നെ അർജുനന് മനസ്സിലാക്കി കൊടുക്കുന്ന എന്താണ്, ഈ ഗുണങ്ങളെ അതിജീവിച്ചവൻ ഞാനീ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇതിന് സമാനമായ ഒരു അനുഭവത്തിലാണ് എത്തിച്ചേരുന്നത്. ആ അനുഭവം എന്ന് പറയുന്നത് ഞാൻ പറയുന്നതുകൊണ്ട് നീ മനസ്സിലാക്കേണ്ട ഒന്നല്ല, ഗുരു പറയുന്നതുകൊണ്ട് ശിഷ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല. ശിഷ്യൻ സ്വ അനുഭവമായി ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഇവിടുത്തെ പ്രധാനമായ കാര്യം. ഗുണാതീതന്റെ ലക്ഷണം ശിഷ്യൻ സ്വ അനുഭവമായി ഗ്രഹിക്കണം. ആ സ്വാനുഭവമായി എങ്ങനെ ഗ്രഹിക്കും, അതാണ് ഇവിടെ പറയുന്നത്. അർജുന്റെ ചോദ്യം അതാണ്. ജീവനേവ ഗുണാൻ അതീത്യ അമൃതം അശ്വതി പ്രശ്നബീജം പ്രതിലഭ്യ. ഒരു ചോദ്യം ചോദിക്കുന്നതിനുള്ള ഒരു വഴികെട്ടി എന്താണ്? ജീവിച്ചിരിക്കുക തന്നെ ഒരാൾ ഗുണാതീതനായി മോക്ഷത്തെ പ്രാപിക്കുമെന്ന് പറഞ്ഞു. അത് കിട്ടിയെന്നുകൊണ്ട് അർജുനൻ ആഹ് ചോദിക്കുന്നു. കൈർലിംഗൈഹി ചിന്നൈഹി ത്രീൻ ഗുണാൻ ഏതാൻ വ്യാഖ്യാതാൻ ഗുണാൻ അതീതോ അതിക്രാന്തോ ഭവതി. കൈർലിംഗൈഹി ചിന്നൈഹി, എന്താണ് ചിഹ്നം, അടയാളം? ത്രീൻ ഗുണാൻ അതീതാൻ വ്യാഖ്യാതാൻ, മുമ്പ് പറഞ്ഞ തരത്തിൽ ത്രിഗുണങ്ങളെ അതിജീവിച്ചവൻ, അതീതനായവൻ, ത്രിഗുണങ്ങൾക്ക് അതീതനായവൻ എന്തടയാളങ്ങളോടുകൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ, ഈ ത്രിഗുണങ്ങളെ അതിജീവിച്ചവന് ബാഹ്യമായ എന്തെങ്കിലും അടയാളം കാണുമെന്നാണോ? അല്ലെങ്കിൽ ഒരാളുടെ പുറമേ നിന്ന് നോക്കിയിട്ട്, മാറി നിന്ന് നോക്കിയിട്ട് ത്രിഗുണങ്ങളെ ഇവൻ അതിജീവിച്ചവനാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണോ? അല്ല, ഒരിക്കലുമല്ല. ത്രിഗുണങ്ങളെ അതിജീവിച്ചവന്റെ ആന്തരികമായ അനുഭവത്തെ വിശദീകരിക്കാമെങ്കിൽ അത് വിശദീകരിക്കുക, അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ആണ് ചോദ്യത്തിന്റെ താല്പര്യം. അല്ല, ഗുണാതീതനെ നമുക്ക് പോയി കണ്ടുപിടിക്കാനുള്ള അടയാളമല്ല, ഗുരുവിനെ കണ്ടുപിടിക്കാനുള്ള വഴിയല്ല ഇവിടെ പറയുന്നത്. കിം ആചാര കോ അസ്യ ആചാര ഇതി, കിം ആചാര, അവന്റെ ആചാരം എങ്ങനെയായിരിക്കും, കർമ്മം അവനിൽ എങ്ങനെ നിൽക്കുന്നു എന്നാണ്. കർമ്മത്തെ അവൻ എങ്ങനെ കാണുന്നു, കഥം കേന ച പ്രകാരേണ ഏതാൻ സ്ത്രീൻ ഗുണാൻ അതിവർത്തതേ. ഗുരുവിൻ എങ്ങനെയാണ് ഈ ഗുണങ്ങളെല്ലാം അതിവർത്തിച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്നത്? ഒരു മനുഷ്യൻ മനുഷ്യരൂപത്തിൽ വീണ്ടും ഈ ലോകത്ത് ജീവിക്കുന്നു, അവന്റെ ആന്തരികമായ അനുഭവം എങ്ങനെയായിരിക്കും, അവന്റെ കർമ്മങ്ങളെ അവൻ എങ്ങനെ കാണുന്നു, അവൻ ഏതെല്ലാം പ്രകാരത്തിൽ ഈ ഗുണങ്ങളെ അതിവർത്തിച്ചുകൊണ്ട് നിൽക്കുന്നു, ഇതൊന്ന് വിശദീകരിക്കാമെന്നാണ്. ആ വിശദീകരണം കേട്ടുകഴിഞ്ഞാൽ ഒരാൾക്ക് ആന്തരികമായി തന്റെ അവസ്ഥകൾ മനസ്സിലാകും. എന്താണോ, താൻ ഈ ഗുണങ്ങളെയൊക്കെ എത്രമാത്രം അതിക്രമിച്ചിരിക്കുന്നു, ഇനി എത്രമാത്രം അതിക്രമിക്കാനുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കാൻ പറ്റും. അല്ല എങ്കിൽ ഒരുവൻ ധരിച്ചു പോകുന്നതാണ് താനും ഗുണാതീതനാണ്. കാരണം ഇതുവരെ ഗുണത്തെ അതിജീവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ കേട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓരോരുത്തരും കരുതുന്നത് എന്താണ്, താനും മുക്തനായി, ഇനി തനിക്കൊന്നും ചെയ്യാനില്ല എന്ന് കരുതിപ്പോകും. അങ്ങനെ കരുതാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഗുണാതീത എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ ആർക്കും ഭ്രമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ അവസ്ഥയെ വിശദീകരിക്കുന്നത്. ഭഗവാൻ ഇതിനെ അർജുനനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പ്രഭു അലയോ പ്രഭു, ഏതാൻ ത്രീൻ ഗുണാൻ അതീത കൈഹി ലിംഗൈഹി ഭവതി. ഈ മൂന്ന് ഗുണങ്ങളെയും അതിജീവിച്ചവൻ എന്തടയാളങ്ങളോടുകൂടിയിരിക്കുന്നു? കിം ആചാര, എന്താണ് അവന്റെ ആചരണങ്ങൾ? ഏതാൻ ത്രീൻ ഗുണാൻ കഥം അതിവർത്തതെ, ഈ ഗുണങ്ങളെ അവൻ ഏത് രീതിയിലാണ് അതിവർത്തിക്കുന്നത് എന്നാണ്. അർജുനന്റെ നിലയിൽ നിന്നുകൊണ്ടൊരു ചോദ്യമാണ്, ഭഗവാന്റെ നിലയിൽ നിന്നുകൊണ്ട് മറുപടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപക്ഷെ അർജുനൻ ഉദ്ദേശിക്കുന്ന ഇവനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതായിരിക്കും. ഇത്രയും തത്വങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ആളിന് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വല്ല അനുഭവമുണ്ടോ എന്നും അർജുനന്റെ മനസ്സിൽ സംശയം വരാം. സ്വ അനുഭവം തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിന് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. കയർ ലിംഗൈ സ്ത്രീൻ ഗുണാൻ ഏതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചെയ്താൻ ത്രിഗുണാനതി വർത്തതേ. ശ്രീ ഭഗവാൻ വാച പ്രകാശം ച പ്രവൃത്തിം ച മുഖമേവ ച പാണ്ഡവ നന്ദ്വേഷ്ടി സംപ്രവൃത്താനി നിവൃത്താനി കംക്ഷതി. ഗുണാതീതസ്യ ലക്ഷണം ഗുണാതീതത്വ ഉപായം ച അർജുനേന പൃഷ്ടഃ. ഗുണാതീതന്റെ ലക്ഷണവും ഗുണാതീതന്റെ ഉപായവും, ഗുണാതീതനായി എങ്ങനെ ഇരിക്കാൻ കഴിയും, ഈ കാര്യവും അർജുനൻ ചോദിച്ചു ഭഗവാനോട്. അസ്മിൻ ശ്ലോകേ പ്രശ്നദ്വയാർത്ഥം പ്രതിവചനം ഭഗവാൻ ഉവാച. ഈ രണ്ട് ചോദ്യങ്ങളുടെയും സമാധാനമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. യത്താവത് കൈഹി ലിംഗൈഹി യുക്തോ ഗുണാതീതോ ഭവതി ഇതി തസ്മു. ആദ്യം എന്താണോ, എന്താണ് ഇതിന്റെ അടയാളം ഗുണാതീതന്റെ, അത് കേൾക്കുന്നു. ഈ ഗുണാതീതന്റെ ഇവിടെ പറയുന്ന ഈ കാര്യങ്ങൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഗുണാതീതൻ എന്നുള്ള നിലയ്ക്ക് അല്ലെന്നേ ഉള്ളൂ, സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിനും ഇത് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഗുണതത്വ നിരൂപണത്തിന് ശേഷം പറയുന്നതുകൊണ്ട് ഇതിനെ ഗുണങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്നു എന്നേ ഉള്ളൂ. അവിടെ കർമ്മങ്ങളെക്കുറിച്ച് നിരൂപണം ചെയ്തതിനു ശേഷം കർമ്മവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും ഒന്നു തന്നെയാണ്. സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നതും ഗുണാതീതനെന്ന് പറയുന്നതും ഒരേ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, രണ്ടല്ല. പ്രകാശിഞ്ച സത്വകാരം കാര്യം പ്രവൃത്തിഞ്ച ജരജക്കാര്യം മോഹമേവച തമക്കാര്യം ഇത്യേതാനി. പ്രകാശം പ്രവൃത്തി മോഹം ഈ മൂന്നെണ്ണം. പ്രകാശം സത്വഫലമാണ്, രജസ്സിന്റെ ഫലമാണ് പ്രവൃത്തി, തമസിന്റെ ഫലമാണ് മോഹം. ഇക്കാര്യം മുമ്പ് പറഞ്ഞു. ഇതിനെന്താണ്, നദ്വേഷ്ടി സംപ്രവൃത്താനി സമ്യക് വിഷയഭാവേന ഉദ്ഭൂതാനി മമ താമസ പ്രത്യയോ ജാതഃ തേനഹം മൂഢ തഥാ രാജസി പ്രവൃത്തിർ മമ ഉത്പന്ന ദുഃഖാത്മിക തേനഹം രജസ പ്രവർത്തിത പ്രചരിത സ്വരൂപ കഷ്ടം മമ വർത്തതേയോയം മത്സ്വരൂപ അവസ്ഥാനാദ് ഭ്രംശഃ യഥാ സാത്വികോ ഗുണ പ്രകാശാത്മാ മാം വിവേകിത്വം ആപാദയൻ സുഖേജ സഞ്ജയൻ ബധ്നാദി ഇതി താനി ദ്വേഷ്ഠി ആ സമ്യക് ദർശിത്വേന. വളരെ പ്രായോഗികമായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്, ഈ ഭാഗത്ത് പറയുന്നത്. ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നു, അങ്ങനെയാണ്. സത്യസന്ധമായ ഒരു വ്യാഖ്യാനം ആണ് ഇവിടെ കൊടുക്കുന്നത്. ഗുണാതീതന്റെ ലക്ഷണം പറയുന്നു. അതായത് ഗുണാതീതൻ ഒരിക്കലും ദുഃഖിക്കുന്നില്ലെന്നാണ്. എന്താണോ എന്നിൽ താമസപ്രത്യം വന്നിരിക്കുന്നു, എന്നിൽ താമസഭാവം വന്നിരിക്കുന്നു, ഞാൻ മൂഢനായിപ്പോയി എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നില്ലെന്നാണ്. ഇപ്പൊ ഗുണാതീതനെ കുറിച്ച് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന എന്താണോ, ഇത്തരം ഗുണങ്ങളൊന്നും വരത്തില്ല എന്നാണ്. രണ്ടു ദിവസത്തിന് മുമ്പുള്ള മുമ്പ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഈ കാര്യം പറഞ്ഞു. അതായത് ഗുണാതീതനിലും ഗുണങ്ങൾ പ്രവർത്തിക്കുന്നു. ഗുണങ്ങൾ പ്രവർത്തിച്ചാലേ ഗുണാതീതം എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് പ്രസക്തിയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എന്തിന് അതീതനാകണം? ഒന്നുള്ളപ്പോഴാണ് അതിന് അതീതനാകേണ്ടത്. സാത്വിക രാജസ താമസ വികാരങ്ങൾ മനസ്സിൽ കടന്നു വരുമ്പോഴാണ് അതിന് അതീതനാകേണ്ടത്. അതില്ലെങ്കിൽ പിന്നെ അതിന് അതീതനാകേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ ഭഗവാൻ വർണ്ണിക്കുന്നത് ഈ വികാരങ്ങൾ മനസ്സിൽ വരുമ്പോൾ, സത്വത്തിന്റെയും രജസിന്റെയും തമസിന്റെയും വികാരങ്ങൾ വരുമ്പോൾ അതിനെ അതീതനായിരിക്കുന്ന കാര്യമാണ്. അതാണ് ഗുണാതീതനെന്ന് പറയുന്നത്. ഗുണാതീതനെന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ പരിണാമം സംഭവിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയുടെ അന്ധകരണത്തിന്റെ അവസ്ഥയാണ്. അവിടെയും വീണ്ടും രാജസ താമസ സാത്വിക പരിണാമങ്ങൾ വീണ്ടും വരുമോ, അതാണ് നമ്മുടെ സംശയം. വരുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സാധാരണ ഒരു അന്ധകരണത്തിൽ സത്വൻ രജസ് തമസ് ഇത് വരുന്നതിൽ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൽ വിലപിക്കേണ്ട കാര്യമില്ല. ഗുണാതീതനെ കൂടി അത് സംഭവിക്കുന്നുണ്ട്. സത്വത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് സംഭവിക്കും, രജസിന്റെ കാര്യങ്ങൾ സംഭവിക്കും, തമസിന്റെ കാര്യങ്ങൾ സംഭവിക്കും. എന്തുകൊണ്ട്? എവിടെ മനസ്സുണ്ടോ അന്ധകരണമുണ്ടോ അവിടെ ഇതെല്ലാം സംഭവിക്കും, ഇല്ലെങ്കിൽ അതില്ലാതാവണം. അതില്ലാതാകുന്ന ഒരവസ്ഥയെക്കുറിച്ചും പറയുന്നുണ്ട്. അതിന് വരുന്ന ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. ഇവിടെ ഇപ്പോൾ അതല്ല പറയുന്നു. ഇവിടെ ഇപ്പോൾ പറയുന്നത് മനസ്സ് നിലനിൽക്കുന്നു. മനസ്സങ്ങനെ നിലനിൽക്കും. മനസ്സ് നിലനിന്നാലേ വ്യവഹാരങ്ങൾ നടക്കത്തുള്ളൂ. വ്യവഹാരം എന്ന് പറയുമ്പോൾ ചിന്തയും വാക്കും പ്രവൃത്തിയും അത് നിലനിന്നാലേ നടക്കത്തുള്ളൂ. നമ്മൾ പറയുന്നു ജ്ഞാനി, ഗുരു ജ്ഞാനിയാണ്. ഗുരുവിന് ജ്ഞാനം പറയണമെങ്കിൽ മനസ്സ് വേണം. മനസ്സ് എന്ന് പറഞ്ഞാൽ അത് സത്വ രജസും തമസും വേണം. സത്വ രജസും തമസും അവിടെ പരിണമിക്കും. അപ്പം അവിടെ ശോകമോഹങ്ങളെല്ലാം അവിടെ വരണം, വരാതിരിക്കാൻ പറ്റത്തില്ല. അതില്ല എന്ന് പറഞ്ഞാൽ മനസ്സില്ല. ഉറക്കം പോലെ, ഗാഠനിദ്ര പോലെ അവിടെ മനസ്സില്ല. ശോകമോഹാദികളൊന്നുമില്ല. അതല്ല ഗുണാതീത അവസ്ഥ, അതല്ല ജീവൻ മുക്തി എന്ന് പറയുന്നു. മുക്തി അതായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു, ഉറക്ക ഗുളിക കഴിച്ചാൽ മതിയായിരുന്നു. അതല്ല, അതും ഒരു തരത്തിലുള്ള മുക്തി തന്നെ. ദുഃഖങ്ങളിൽ നിന്നും സുഖങ്ങളിൽ നിന്നും എല്ലാം മോചനമാണ്, സഹജമായ മുക്തി. അത് ഇന്ന് ശാസ്ത്രം വേണ്ട, ഗുരു വേണ്ട, സാധനങ്ങൾ വേണ്ട, അല്ലാതെ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് സഹജമുക്തി എന്ന് പറഞ്ഞത്. ഇവിടെ അങ്ങനെയുള്ള മുക്തിക്കല്ല ഇവിടെ ശ്രമിക്കുന്നത്. ഒരുവൻ ജീവൻ മുക്തിക്കാണ് എന്ന് വെച്ചാൽ ഉണർന്നിരിക്കുമ്പോഴുള്ള മുക്തിക്കാണ്, ഉറങ്ങുമ്പോഴുള്ള മുക്തിക്കല്ല. അപ്പോൾ ഉണർന്നിരിക്കുമ്പോഴുള്ള മുക്തി മുക്തനിലും ഇവിടെ പറയുന്ന എന്താണോ, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഞാൻ പറയുന്നതല്ല, ഭഗവാൻ പറയുന്നത്. സത്വരജസ്തമോഗുണങ്ങളെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. എന്താണോ സത്വം വളരെ നല്ലത്, രജസ് അതിനും മോശം, തമസ് അതിനും മോശം. അതും പൂർണ്ണമായും ശരിയല്ല, അതിന് കുറച്ച് ശരിയുണ്ട് താൻ. വാസ്തവത്തിൽ സത്വം ശ്രേഷ്ഠം, രജസ് മധ്യമം, തമസ് അധമം എന്ന് പറയുന്നത് ഈ ഗുണകാര്യങ്ങളിൽ ഒരു സാധകൻ സ്വീകരിക്കേണ്ടതും ത്യജിക്കേണ്ടതുമായിട്ടുള്ള വിഷയങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് പറയുകയാണ്. തത്വങ്ങളെന്നുള്ള നിലയ്ക്ക് ഇത് മൂന്നും പ്രാധാന്യമുള്ളതും മൂന്ന് ശ്രേഷ്ഠവുമാണ്. അതുകൊണ്ടാണ് നമ്മൾ പുരാണങ്ങളിലും മറ്റും പറയുന്നത് എന്താണ്, ശിവന്റെ ഉപാധി തമസ്സാണെന്ന് പറയും, ബ്രഹ്മാവിന്റെ ഉപാധി രജസ്സാണെന്ന് പറയും, വിഷ്ണുവിന്റെ ഉപാധി സത്വമാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ ചിലർ ചോദിക്കും, അപ്പം ശിവൻ അത്രയും മോശക്കാരനാണോ, തമോ ഗുണത്തോടു കൂടിയവൻ? വിഷ്ണു അത്ര ശ്രേഷ്ഠനാണോ, സത്വഗുണത്തോടു കൂടിയവൻ എന്നും മറ്റും ചിലർ പറയും. കാരണം മനസ്സിലിരിക്കുന്ന ധാരണ ഇതിൽ ഒന്ന് ശ്രേഷ്ഠവും മറ്റൊന്ന് മോശവും എന്നാണ്. ഈ ഗുണങ്ങൾ ഗുണസ്വരൂപങ്ങളെന്നുള്ള നിലയ്ക്ക് ഒരു ഗുണത്തിനും ശ്രേഷ്ഠതയോ മോശമോ ഒന്നുമില്ല, മൂന്നും തുല്യമാണ്. ഈ സൃഷ്ടി എന്ന് പറയുന്നത് അതിൽ സൃഷ്ടിയും പ്രകൃതിയിൽ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒന്നും തുല്യ പ്രാധാന്യമുള്ളതാണ്. അല്ലെങ്കിൽ ഒന്ന് ശ്രേഷ്ഠവും ഒന്ന് മോശവുമല്ല. സൃഷ്ടിക്കുള്ള പ്രാധാന്യം സംഹാരത്തിനുമുണ്ട്. കാരണം ഒരു സംഹാരം കഴിഞ്ഞാൽ അതിനെ സൃഷ്ടിക്ക് സാധ്യതയുള്ളു. സ്ഥിതി എന്ന് പറയുന്നത് അവശ്യംഭാവിയാണ്, സൃഷ്ടിക്ക് ശേഷവും സംഹാരത്തിന് കുറവും. അതുകൊണ്ട് മൂന്ന് ഗുണങ്ങളിൽ ഒന്ന് ശ്രേഷ്ഠവും ഒന്ന് മോശമെന്ന് നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നു, അബദ്ധമാണ്. ഗുണനിരൂപണത്തിൽ അല്ല. പക്ഷെ ഒരു സാധകന് ഗ്രാഹ്യമേത് ത്യാജ്യമേത് എന്ന് നോക്കുമ്പോൾ ഗുണവികാരങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് സത്വത്തെ ഗ്രാഹ്യമായും തമസിനെ ത്യാജ്യമായും പറയുന്നത് അത് ഗുണപരിണാമങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ്. കേവല ഗുണങ്ങളെ കണക്കിലെടുത്തുകൊണ്ടല്ല. അതുകൊണ്ട് കേവല ഗുണങ്ങൾ ശ്രേഷ്ഠമാണ്. ഈ ശ്രേഷ്ഠത ഗുണാതീതം മനസ്സിലാക്കുന്നു. ഗുണാതീതനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം സത്വം വരണീയമാണ്, സ്വീകരിക്കേണ്ടതാണ്, തമസ് ത്യാജ്യമാണ്, ഹേയമാണ്. ഗുണാതീതനെ സംബന്ധിച്ചിടത്തോളം ഗുണാതീതൻ പറഞ്ഞല്ലോ, മമഭാവം എന്റെ ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നവനാണ്, ഈശ്വരന് പക്ഷാഭേദമൊന്നുമില്ല. ഈശ്വരന് പ്രകൃതി എന്ന് പറയുന്നത് സമയമാണ്, തുല്യമാണ്. സത്വമോ രജസോ തമസോ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അതാണ് ഈശ്വരന്മാർ ഓരോ ഗുണത്തെ സ്വീകരിച്ചിരിക്കുന്നത്. ആ ഈശ്വരനോട് സാമ്യം പ്രാപിച്ചിരിക്കുന്ന ആ പുരുഷനും സംബന്ധിച്ചിടത്തോളം സത്വം രജസ് തമസ് എന്ന് നമ്മൾ കാണുന്ന ഭേദം അവിടെയില്ല. അതാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. ഗുണത്തിനുമില്ല, ഗുണവൈഷമ്യങ്ങളിലുമില്ല, ഗുണപരിണാമങ്ങളിലുമില്ല. ഒന്ന് മഹത്വമുള്ളതാണ്, ഒന്ന് നികൃഷ്ടമാണ് എന്ന് ഈ ഗുണാതീതൻ ജീവൻ മുക്തൻ അത് കരുതുന്നില്ല. എല്ലാറ്റിനെയും ഒരുപോലെ കാണുന്നു. അതാണ് പറയുന്നതിന്റെ താല്പര്യം. പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദേഷ്ടി സം പ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി ഉദാസീനവദാസീനോ ഗുണേരയോ ന വിചാല്യതേ ഗുണാ വർത്തന്ത ഇത്യേവ യോവതിഷ്ഠതി നിങ്കതേ സമദുഃഖസുഖസ്വസ്ഥ സമലോഷ്ടാസ്മകാഞ്ജന തുല്യപ്രിയാ പ്രിയോ ധീര തുല്യനിന്ദാത്മസംസ്തുതി മാനാപമാനയോ സ്തുല്യ തുല്യോ മിത്രാരിപക്ഷയോ സർവാരംഭപരിത്യാഗി ഗുണാതീതസ ഉച്യതേ മാം ജയോവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമദീത്യേതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യാവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യേകാന്തികസ്യ ച. ശാന്തി ശാന്തി ശാന്തി.